തേജോ ജഗദ്ഭാസയതേഖിലം യച്ചന്ദ്രമസീയച്ചാഗ്നൌ തത്തേജോ വിധി മാമകം. യത്പദം സർവസ്യ അവഭാസകമപി അഗ്നിയാദിത്യാദികം ജ്യോതിർന അവഭാസയതേ യത്പ്രാപ്താശ്ച മോക്ഷാഃ പുനഃ സംസാരാഭിമുഖാ ന നിവർത്തന്തേ. യസ്യ പദസ്യ ഉപാധി ഭേദം അനുവിധീയമാന ജീവാഃ ഖണ്ഡാകാശാദേവ ആകാശസ്യ അംശാഃ തസ്യ പദസ്യ സർവാത്മത്വം സർവവ്യവഹാരാസ്പദത്വം ച വിവക്ഷുഃ ചതുർഭീ ശ്ലോകൈഃ ഇഭൂതി സംക്ഷേപമാഹ ഭഗവാൻ. യത്പദം സർവസ്യ അവഭാസകമപി അഗ്നി ആദിത്യാദികം ജ്യോതിർനവഭാസയതി. സർവത്തെയും പ്രകാശിപ്പിക്കുന്ന ഐശ്വരസ്വരൂപത്തെ അഗ്നി, ആദിത്യൻ തുടങ്ങിയ ജ്യോതിസ്സുകളൊന്നും, ഭൗതിക ജ്യോതിസ്സുകളൊന്നും അതിനെ പ്രകാശിപ്പിക്കുന്നില്ല. പ്രാപ്താസ്ഥ മുമുക്ഷവ, ആ പരമപദത്തെ പ്രാപിച്ചിട്ടുള്ള മുമുക്ഷുക്കൾ, പുനഃ സംസാരാഭിമുഖ, വീണ്ടും ഈ സംസാരത്തിലേക്ക് തിരിച്ചു വരുന്നില്ല. നിവർത്തന്തേ യസ്യ പദസ്യ ഉപാധി ഭേദം അനുവിധീയമാന ജീവാഹ. ആ പദത്തിൽ ഉപാധി ഭേദമനുസരിച്ചാണ് ഈ ജീവന്മാരെല്ലാം സൃഷ്ടിക്കപ്പെടുന്നത്. ഘടാകാശാദൈവ ആകാശസ്യ അംശാഹ, എങ്ങനെയാണോ ഘടാകാശം ആകാശത്തിന്റെ അംശമായിരിക്കുന്നത്, അതുപോലെ ആ പരമ പദത്തിന്റെ അംശങ്ങളാണ് ജീവന്മാര്. തസ്യ പദസ്യ സർവാത്മത്വം, ആ പദത്തിന് സർവാത്മഭാവമുണ്ട്, സർവവ്യവഹാരാസ്പദത്വം, സർവവ്യവഹാരങ്ങൾക്കും അതാണ്, ജീവന്റെ സർവവ്യവഹാരങ്ങൾക്കും അതാണ് ആധാരമായിരിക്കുന്നത്. ഇക്കാര്യങ്ങളെല്ലാം പറയാൻ ആഗ്രഹിച്ചുകൊണ്ട് ചതുർഭീ ശ്ലോകൈഹി വിഭൂതി സംക്ഷേപം ആഹ ഭഗവാൻ. ഇനി പറയാൻ പോകുന്ന നാല് ശ്ലോകങ്ങളെ കൊണ്ട് വീണ്ടും വിഭൂതികളെ സംക്ഷേപിച്ച് പറയുകയാണ്. ഈ 10-11 ശ്ലോകങ്ങളിലെല്ലാം ഇവിടെ ഒരു ജിജ്ഞാസവന് ഒരു ഗുരുവിന്റെ തലത്തിൽ നിന്നുകൊണ്ടാണ് ഉപദേശം കൊടുത്തത്. ഒരു തത്വജ്ഞാനിയുടെ നിലയിൽ നിന്നുകൊണ്ട് ഒരു സദ്ഗുരു എങ്ങനെയാണോ ഒരു ശിഷ്യന് ആത്മീയ മാർഗോപദേശം നൽകുന്നത് അതുപോലെ, പക്ഷെ ഇവിടെ വരുമ്പോൾ അത് മാറുകയാണ്. കാരണം ഇവിടെ പറയുന്നത് എന്താണ്, ഇവിടെ തത്വത്തെയാണ് ഇവിടെയും വെളിപ്പെടുത്തുന്നതെങ്കിലും വീണ്ടും മുമ്പ് പല ഭാഗങ്ങളും ചെയ്തിട്ടുള്ളതുപോലെ തന്റെ വിഭൂതികളെ വിസ്തരിക്കുക. ഒരു സദ്ഗുരുവിന്റെ ഉപദേശങ്ങൾ അതിന് പരിമിതിയുണ്ട്. അതായത് ഒരു ജീവൻ തന്റെ തപസ്വാധ്യായങ്ങളിലൂടെയെല്ലാം ഇനി പറയാൻ പോകുന്ന തരത്തിൽ അന്ധകരണത്തെ ശുദ്ധമാക്കി സാത്വികമായ ഭാവത്തെ അവലംബിച്ച് പല സാധനങ്ങളെ അനുഷ്ഠിച്ച് കർമ്മ ജ്ഞാന യോഗ ഭക്തികളെല്ലാം അനുഷ്ഠിച്ച് അയാൾ മുക്തിപദത്തെ പ്രാപിക്കുന്നു. അതാണ് ഒരു സദ്ഗുരു അല്ലെങ്കിൽ ഒരു ഞാൻ. അങ്ങനെയുള്ള ജ്ഞാനികൾ, തത്വജ്ഞാനികൾ ശിഷ്യന്മാർക്ക് തത്വജ്ഞാന ഉപായങ്ങളെ ഉപദേശിക്കുന്നു, അവർ ജ്ഞാനത്തെ പ്രാപിക്കുന്നു, അവർ തത്വജ്ഞാനികളാണെങ്കിലും അവരുടെ ഉപദേശത്തിന് പരിമിതികളുണ്ട്. ഇവിടെ ഗീതോപദേശത്തിൽ പലപ്പോഴും ഭഗവാൻ ഒരു തത്വജ്ഞാനിയുടെ രൂപത്തിലും വരും. മോക്ഷമാർഗത്തെ ഉപദേശിക്കുന്ന ഒരു ഗുരുവായിട്ട്. പക്ഷെ ഈ സന്ദർഭത്തിൽ അല്ലെങ്കിൽ ഇതുപോലെ മുമ്പ് പല സന്ദർഭങ്ങളും നമ്മൾ കണ്ടിട്ടുണ്ട്, അവിടെയെല്ലാം അത് സൂചിപ്പിച്ചിട്ടുണ്ട്. അവിടെ ഒരു കേവല തത്വജ്ഞാനിയായ ഗുരുവിന്റെ നിലയിൽ നിന്നുകൊണ്ടല്ല, അല്ലെങ്കിൽ ഒരു ഗുരുവിന് അല്ലെങ്കിൽ ഒരു ജ്ഞാനിക്ക് എന്താണ് സാധ്യമാകുന്നത്? തന്നിലുള്ള അജ്ഞാനത്തെ നശിപ്പിക്കാം, തന്നിലിരിക്കുന്ന ഈശ്വരാംശം, കാരണം അതിനതിന്റെ പൂർണ്ണതയിൽ സാക്ഷാത്കരിക്കാം. അഹം ബ്രഹ്മാസ്മി എന്ന് ശ്രുതിയിൽ മറ്റും പറയുന്ന അനുഭവത്തിലെത്തിച്ചേരാം. ഈ സംസാരത്തിൽ നിന്ന് മോചിതനാകാം. സർവാത്മഭാവം എന്ന് പറയുന്നു, അതും ശ്രുതി പറയുന്ന സർവമുഖല്വിതം ബ്രഹ്മം എന്നുള്ള തത്വത്തിനനുസരിച്ച് അത് സാധ്യമാകും. പക്ഷെ അതിനും പരിമിതികളുണ്ട്. ഇവിടെ പറയുന്നത് എന്താണ്? ചതുർഭീ ശ്ലോകേഹി വിഭൂതി സംശയം, എന്റെ വിഭൂതികളെ കുറിച്ച് പറയുന്നു. ഈ വിഭൂതി വിസ്തരം ഒരു തത്വജ്ഞാനിക്ക് സാധ്യമാകത്തില്ല. അതാണ് ഈ തത്വജ്ഞാനിയും ഇവിടെ ഭഗവാനും തമ്മിലുള്ള വ്യത്യാസം. അപ്പോൾ ഇവിടെ ഭഗവാൻ ഇപ്പോൾ ആരായിട്ടാണ് പറയുന്നത്? സാക്ഷാത് ഈശ്വരനായിട്ട് തന്നെ. ഒരു ജീവന് ആ ജീവപരഭേദം എല്ലാം നശിച്ച് പരമാത്മഭാവത്തിൽ എത്തിച്ചേരാൻ കഴിയും. പക്ഷേ ആ ഈശ്വരീയ ഭാവത്തെ പ്രാപിക്കാൻ കഴിയത്തില്ല. ഏതെല്ലാം തത്വജ്ഞാനത്തെ ആർജിച്ചാലും ശരി, അത് സാധ്യമല്ല. ഈശ്വരീയ ഭാവം അത് ഈശ്വരന് മാത്രമേ ഉള്ളൂ. ആ ഈശ്വരീയ ഭാവത്തിലാണ് ഈ വിഭൂതികളെല്ലാം വിസ്തരിക്കുന്നത്. അതാണ് തത്വജ്ഞാനിയും അവതാരപുരുഷനും തമ്മിലുള്ള വ്യത്യാസം. താത്വികമായിട്ട് ഒന്നു തന്നെ, എങ്ങനെ പരമാത്മദൃഷ്ടിയിൽ ഒന്നു തന്നെ. പക്ഷേ ഈശ്വരനുള്ള ഈശ്വരീയത, അലൗകികത, ദിവ്യത ഇതൊന്നും സാധാരണ തത്വജ്ഞാനിയിൽ വെളിപ്പെടുത്തില്ല. അതിന് പല കാരണങ്ങളുണ്ട്, നമ്മളതെല്ലാം മുമ്പ് സൂചിപ്പിച്ചിട്ടുള്ളതാണ്. ഇവിടെ ഭാഷകാരനും അത് അംഗീകരിക്കുന്നു. തുടക്കത്തിൽ തന്നെ പറഞ്ഞു എന്താണോ തൻ്റെ അദിവ്യമായ അലൗകികമായ മായയെ ആശ്രയിച്ച് ഇങ്ങനെ മനുഷ്യരൂപത്തിൽ വന്നതാണ് ഇവിടെ ഭഗവാൻ. തത്വജ്ഞാനി അങ്ങനെയല്ല, തൻ്റെ കർമ്മപ്രാരബ്ധം കൊണ്ട് അവശനായി ജനിക്കുന്നതാണ്. പിന്നെ അവിടെ മോക്ഷ ഉപായങ്ങളെല്ലാം അവലംബിച്ച് മുക്തിയെ പ്രാപിക്കുന്നതാണ്. രണ്ടും തമ്മിൽ വ്യത്യാസമുണ്ട്. അതുകൊണ്ട് ഭഗവാൻ എന്ത് ചെയ്യുന്നു, അങ്ങനെ ഗുരുവായി ഉപദേശിച്ചുകൊണ്ടിരിക്കെ തന്നെ തൻ്റെ അലൗകികമായ ദിവ്യഭാവത്തെ ഈശ്വരീയതയെ വെളിപ്പെടുത്തി. അങ്ങനെ വെളിപ്പെടുത്തുന്ന സന്ദർഭങ്ങളിലാണ് ഈ വിഭൂതികളെല്ലാം വിസ്തരിക്കുന്നത്, വിശ്വരൂപത്തെ കാണിക്കുന്നത്. അതാണ് അതുകൊണ്ട് ഒരാൾ തത്വജ്ഞാനിയായി കഴിഞ്ഞാൽ അയാളും ഈശ്വരനാകുന്നു, ഈശ്വരീയത അയാൾക്കും കൈവരുന്നു എന്ന് പറയുന്നത് ശരിയല്ല. തത്വജ്ഞാനി സാക്ഷാത് പരംബ്രഹ്മ തന്നെ, അതിലും വ്യത്യാസമില്ല. പക്ഷെ ഇവിടെ പറയുന്നത് ആ ജീവാത്മ പരമാത്മ ഏകത്വത്തെക്കുറിച്ചല്ല ഭഗവാൻ വെളിപ്പെടുത്തുന്നു, മറിച്ച് ആ മനുഷ്യന്റെ ഈശ്വരീയ ഭാവത്തെക്കുറിച്ചാണ്. താൻ മനുഷ്യഭാവത്തിൽ നിന്ന് ഉപദേശിക്കുമ്പോൾ അത് സാധാരണ ഒരു തത്വജ്ഞാനിയുടെ ഉപദേശമല്ല, മറിച്ച് മനുഷ്യഭാവത്തിൽ മറ്റുള്ളവർ കാണുന്നുണ്ടെങ്കിലും അവിടെ തൻ്റെ ഈശ്വരീയതയെ വെളിപ്പെടുത്തുകയാണ് എന്ന് പറയുകയാണ്. അപ്പോൾ ഇവിടുത്തെ ഗുരുവിനെ സംബന്ധിച്ചിടത്തോളം രണ്ട് കാര്യങ്ങളുണ്ട്. ഒന്ന്, ഒരു തത്വജ്ഞാനിയായ ഗുരുവിൻ്റെ ഭാവം, മറിച്ചൊന്ന് അലൗകികമായ ദിവ്യമായ ഈശ്വരീയ ഭാവം. അത് ഭഗവാൻ തന്നെ വെളിപ്പെടുത്തുന്നുണ്ട്. കാരണം ഒരു തത്വജ്ഞാനിക്ക് തൻ്റെ ആത്മനിഷ്ഠയെ വെളിപ്പെടുത്തുന്നതിന്, അല്ലെങ്കിൽ ആത്മരഹസ്യത്തെ വെളിപ്പെടുത്തുന്നതിന് തൻ്റെ ജ്ഞാനത്തെ മാത്രം അവലംബിച്ചാണ്. ജ്ഞാനി വെളിപ്പെടുത്തുന്നത് തൻ്റെ ജ്ഞാനത്തെയാണ്, മറ്റൊന്നിന്റെ ആവശ്യമില്ല. പക്ഷെ ഇവിടെ ഒരു അവതാര പുരുഷൻ ജ്ഞാനത്തെ ആശ്രയിക്കുന്നുണ്ട്. പക്ഷെ ഇവിടെ ഭഗവാൻ തന്നെ പറയും, ഞാൻ ഉപദേശിച്ചത് യോഗമായ സമാശ്രിത, ഞാൻ എന്റെ യോഗമായെ സമാശ്രിതനായിട്ടാണ്. ആ യോഗമായെ സമാശ്രിതനായി ഈ ഉപദേശം കൊടുക്കുമ്പോൾ അവിടെ ഒരു ഗുരുവിൻ്റെ ഭാവത്തിൽ നിന്ന് ഉപരിയായി ആ ഒരു ഈശ്വരീയ ഭാവത്തെ കൂടെ സ്വീകരിക്കുന്നു. അതുകൊണ്ടാണ് ഗീത എന്ന് പറയുന്നത് ഭഗവാന് മാത്രമേ ഉപദേശിക്കാൻ പറ്റൂ. അതുകൊണ്ടാണ് ഇതിൻ്റെ പേര് തന്നെ വന്നതെന്താണ്, കേവലം ഗുരു ഉപദേശമൊന്നല്ല ഭഗവത് ഗീത, ഭഗവാന്റെ ഉപദേശമാണ്. കാരണം ഒരു ഗുരുവിന്റെ ഉപദേശമല്ല, ഒരു ഗുരുവിനിങ്ങനെ ഉപദേശിക്കാൻ സാധ്യമല്ല. ഒരു ഗുരുവിന് ആത്മതത്വത്തെ വെളിപ്പെടുത്താം, ശിഷ്യന്റെ അജ്ഞാനത്തെ നശിപ്പിക്കുന്നതിനുള്ള എല്ലാ ഉപായങ്ങളും നിർദ്ദേശിക്കാം, അതിനു വേണ്ടുന്ന സഹായങ്ങളെല്ലാം ചെയ്യാം, ലൗകികവും അലൗകികവുമായ സഹായങ്ങൾ ചെയ്യാം. പക്ഷെ ഒരിക്കലും ഈശ്വരീയതയെ വെളിപ്പെടുത്താൻ പറ്റത്തില്ല. ഇത് പലർക്കും മനസ്സിലാകാത്ത കാര്യമാണ്. ഇങ്ങനെ രണ്ട് ഭാവം ഭഗവത്ഗീതയിലുണ്ട്. ഒന്ന് തന്റെ ആ ഈശ്വരീയതയെ വെളിപ്പെടുത്തുക, മറ്റൊന്ന് ഗുരുപദേശം. മറ്റനേകം ഗീതകളുണ്ട്. മറ്റു ഗീതകൾ നമ്മൾ നോക്കുക. മറ്റൊരു ഗീതയിലും മറ്റ് ഗീതകളെല്ലാം ഈ തത്വജ്ഞാനത്തെ പ്രകാശിപ്പിക്കുന്നതാണ് എല്ലാ ഗീതകളും. മിക്കവാറും എല്ലാ ഗീതകളും. പക്ഷെ ഈശ്വരീയതയെ വെളിപ്പെടുത്തുന്നത് ഭഗവത്ഗീതയാണ് മുഖ്യമായിട്ട്. കാരണം മറ്റ് ഗീതകളൊക്കെ ഉപദേശിച്ചിരിക്കുന്നത് ഗുരുക്കന്മാർ. ഇവിടെ ഗീത ഉപദേശിക്കുന്നത് ഒരു ഗുരുവും അവതാരപുരുഷനുമാണ്. അതുകൊണ്ടാണ് പെട്ടെന്ന് തന്റെ ആ ഗുരുവിന്റെ ഭാവം വിട്ടിട്ട്, ഒരു ഉപദേശകൻ എന്നുള്ള ആ ഭാവം വിട്ടിട്ട് തന്റെ അലൗകികമായ ദിവ്യമായ ഭാവത്തെ പ്രകാശിപ്പിക്കുക. നേരത്തെ പറയുന്ന കേവലം തത്വത്തെയാണ്, മോക്ഷമാർഗത്തിന് ഉപകരിക്കുന്ന തത്വത്തെ. ഇവിടെ പറയുന്നത് അതിലുപരിയായി തന്റെ തത്വത്തെയാണ്, താൻ ആരാണ്. അപ്പോൾ നീ കരുതുന്നത് പോലെ ഞാൻ ഒരു സാധാരണ ഗുരുവല്ല എന്നോ. അങ്ങനെ ഒരു ഈശ്വരീയ ഭാവത്തെ ഒരു ഗുരു പ്രാപിക്കുമ്പോൾ, എന്നുവെച്ചാൽ സാധാരണ ഒരു ഗുരുവിന് പ്രാപിക്കാൻ പറ്റത്തില്ല, അവതാര പുരുഷനായിരിക്കുന്ന ഒരു ഗുരു പ്രാപിക്കുമ്പോൾ, ആ ഒരു ഗുരുവിന് സാധാരണ ഗുരുക്കന്മാർക്കില്ലാത്ത പല സവിശേഷതകളും കാണും. മനുഷ്യ ശരീരത്തെ സ്വീകരിച്ചിരിക്കുന്നു, ഇതുകൊണ്ടുവരുന്ന മാനുഷികമായ ഭാവങ്ങളെ എല്ലാം പരിത്യജിച്ചിട്ട് പറയുമല്ലോ, അവജാനന്തി മാമൂഠ മാനുഷീം ധനുമാശ്രിതം. അവിടെ ആ പരംഭാവത്തെ ആശ്രയിച്ചുകൊണ്ട് സാധാരണ ഗുരുക്കന്മാർക്ക് അപ്രാപ്യമായ കാര്യങ്ങളും അവതാരപുരുഷന് ചെയ്യാൻ പറ്റും, ചെയ്യുന്നതായിട്ടാണ് അവരുടെ ജീവിതത്തെ നമ്മൾ കാണുന്നത്. പറഞ്ഞില്ലേ, ദദാമി ബുദ്ധിയോഗം, ഞാൻ അവർക്ക് ബുദ്ധിയോഗത്തെ കൊടുക്കുന്നു. മമ ഭൂതമഹേശ്വരം പരംഭാവം അജാനന്തോ മമ ഭൂതമഹേശ്വരം. സാധാരണ ഗുരുക്കന്മാർക്കില്ലാത്ത ഒരു പരമമായ ഭാവം എനിക്കുണ്ടതാണ് ഭൂതമഹേശ്വരനായിരിക്കുന്ന ഭാവം. അതെല്ലാം നമ്മളിവിടെ വിശദീകരിച്ചാണ്. അതൊരു ഗുരുവിന് അസാധ്യമായ കാര്യമാണ്. അവിടെ നിന്നും കൊണ്ട് ഒരു അവതാര പുരുഷനായ ഒരു ഗുരുവിന് ജ്ഞാന ദാനം ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ ചെയ്യാൻ പറ്റും. ഒരു സാധാരണ ഗുരുവിന് അത്രമാത്രം ഉയരാൻ കഴിയത്തില്ല. ആ ഗുരുവിന് എന്താണ് പരമാവധി ചെയ്യാന്നുള്ളത്? ഒരു ഗുരുവിന് ഒരു യഥാർത്ഥ ജിജ്ഞാസുവിന് വേണ്ട എല്ലാ ഉപായങ്ങളും നിർദ്ദേശിക്കാൻ പറ്റും. ആ ശിഷ്യനിൽ വരുന്ന വിഘ്നങ്ങളെ ഒരു പരിധിവരെ നിവാരണം ചെയ്യാൻ പറ്റും. പക്ഷെ ഇവിടുത്തെ അവതാരപുരുഷൻ അങ്ങനെ തന്റെ ദിവ്യമായ അലൗകികമായ, നേരത്തെ പറഞ്ഞല്ലോ, വീര്യ ബല തേജസ്സ്, ഭാഷകാരൻ തന്നെ നേരത്തെ പറഞ്ഞു, ആ വീര്യ ബല തേജസ്സുകൾ ഉപയോഗിച്ച് ജ്ഞാനദാനം വരെയുള്ള കാര്യങ്ങൾ നിർവഹിക്കാൻ കഴിയും. അത് ശിഷ്യന്റെ യോഗ്യത അനുസരിച്ച് മറ്റു പല ഘടകങ്ങളെ ആശ്രയിക്കുന്നുണ്ട്. അതിനും ഭഗവാൻ തന്നെ പല ഉപായങ്ങളെ സ്വീകരിക്കുന്നുണ്ട്. അതാണ് മുമ്പ് പറഞ്ഞെന്താണ്, ദദാമി ബുദ്ധിയോഗം, ഞാൻ ബുദ്ധിയോഗത്തെ കൊടുക്കുന്നു, ഞാൻ ഭക്തിയെ നൽകുന്നു, ഞാൻ വൈരാഗ്യത്തെ നൽകുന്നു എന്നെല്ലാം പറയുന്നു. ഈ ഒരു ഭാഗം കൂടി മനസ്സിലാക്കി കഴിഞ്ഞാൽ അധ്യാത്മജ്ഞാനത്തിൻ്റെ ഒരു പൂർണ്ണത വരത്തുള്ളൂ. ആ കേവലം അഹം ബ്രഹ്മാസ്മി എന്ന് പറയുന്നതാണ് അദ്വൈതം, അദ്വൈതജ്ഞാനം എന്ന് പറഞ്ഞിട്ടുണ്ടല്ലോ, പലരും ധരിച്ചിട്ടുണ്ട്. പല അദ്വൈതികളും അങ്ങനെ ധരിക്കുന്നുണ്ട്. അഹം ബ്രഹ്മാസ്മി ഇതാണ് അവസാന വാക്ക് അദ്വൈതത്തിന്. അതല്ല, അതിനപ്പുറമുള്ള അവസ്ഥകളാണ് ഇവിടെ ഈ വിഭൂതികളിലൂടെ വെളിപ്പെടുത്തുന്നത്. മറ്റതിനെ വരട്ടു വേദാന്തം എന്ന് പറയും. അപ്പോ ഗ്രന്ഥപരിചയം കൊണ്ടും അനുഭവപരിചയം കൊണ്ടും നമുക്ക് ഇത്രക്കാരം ഒരുപാട് പേരെ കാണാൻ കഴിയും. ശുഷ്ക വേദാന്തി അവർക്ക് ഈശ്വരീയ ഭാവത്തെ കാണാൻ കഴിയത്തില്ല. അവരെല്ലാം അഹം ബ്രഹ്മാസ്മി എന്ന് പറയുന്നതിലെല്ലാം അവസാനിപ്പിക്കുകയാണ്. എന്നുവെച്ചാൽ എന്താണ്, ജീവനും ഈശ്വരനും തമ്മിലൊരു ഭേദമില്ല, രണ്ടും ഒന്ന് തന്നെ. തത്വം എന്നുള്ള നിലയ്ക്ക് അത് ശരിയല്ല. അദ്വൈതം അതാണ് പറയുന്നത്, ജീവനും ഈശ്വരനും തമ്മിൽ ഭേദമില്ല തത്വത്തിൽ. പക്ഷെ ജീവൻ ഒരിക്കലും ഈശ്വരഭാവത്തെ പ്രാപിക്കാൻ സാധ്യമല്ല. ഈശ്വരീയഭാവം ജീവനും ഒരിക്കലും പ്രകടമാകുന്നു, അത് ഈശ്വരനെ ഉള്ളു. അത് ഈശ്വരൻ മനുഷ്യരൂപത്തെ പ്രാപിച്ചു കഴിഞ്ഞാൽ അവിടെയും അത് പ്രകടമാകുന്നു. അതാണ് ഇവിടെ നമ്മൾ കാണുന്നത് വിശ്വരൂപ ദർശനത്തിലും മറ്റും. മറിച്ച് ഒരിക്കലും മനുഷ്യൻ ഈശ്വരനാകാൻ കഴിയത്തില്ല, ഈശ്വരന് മനുഷ്യനാകാം. അതാ വ്യത്യാസം. സാധാരണ ആൾക്കാർ ആൾ ദൈവം എന്ന് പറയുന്നു, അതിനൊരു പരിഹാസധ്വനിയുണ്ട് ആൾ ദൈവം എന്ന് പറയുമ്പോൾ. പക്ഷെ അതിനൊരു സത്യമുണ്ട്, അതിനൊരു അസത്യമുണ്ട്. എന്താണ്, ആളിന് അല്ലെങ്കിൽ മനുഷ്യന് ഒരിക്കലും ദൈവമാകാൻ പറ്റത്തില്ല, അത് സത്യം, പരമാർത്ഥമാണ്. പക്ഷെ വേറൊരർത്ഥമുണ്ട്, എന്താണ്, ഈശ്വരന് മനുഷ്യനാകാൻ പറ്റും, അതിനാൾ ദൈവം എന്ന് പറയുന്നു. അപ്പൊ ആൾ ദൈവം എന്ന് പറയുന്നത് കേട്ടിട്ട് നമ്മൾ ഹാലളയേണ്ട കാര്യമൊന്നുമില്ല. അതിന്റെ അർത്ഥം മനസ്സിലാക്കുന്നതിനെന്ന് മാത്രം ധരിച്ചാണ് ചാടിക്കേറി ആരെയും ഹിംസിക്കാൻ പുറപ്പെടേണ്ട കാര്യമില്ല. അതിലൊരു സത്യമുണ്ടെന്താണ്, ഈശ്വരൻ മനുഷ്യനാവാം. ഈശ്വരൻ മനുഷ്യനായി ഇട്ട് തന്റെ ഈശ്വരീയത വെളിപ്പെടുത്തുന്ന ഭാഗമാണ് ഗീത. അപ്പൊ ഗീതയിൽ നമ്മൾ രണ്ട് കാര്യങ്ങൾ പഠിപ്പിക്കുന്നുണ്ട്. ഒന്നെന്താണ്, ഒന്ന് ആ പരമാത്മ തത്വം, അഹം ബ്രഹ്മാസ്മി തത്വമസി എന്നൊക്കെ പറയുന്ന ആ പരമാത്മ തത്വം അത് പറയുന്നുണ്ട്. പക്ഷെ അതിനെ ആ തത്വം എന്നുള്ള നിലയ്ക്ക് നമ്മൾ മനസ്സിലാക്കണം, അതിനെ അവിടെ കൂട്ടിക്കുഴയ്ക്കരുത്. രണ്ടാമത് ഈ ആൾ ദൈവത്തെയും വെളിപ്പെടുത്തുന്നുണ്ട്. അതിവിടെ പറയുന്നുണ്ട് എന്താണ്, ഈശ്വരനും മനുഷ്യരൂപത്തെ പ്രാപിച്ചു. മനുഷ്യരൂപത്തിലിരുന്നു കൊണ്ട് തന്റെ ഈശ്വരീയതയെ വെളിപ്പെടുത്തും. ഇതൊരു തത്വം ഞാൻ എനിക്ക് പറയാൻ പറ്റത്തില്ല. എന്താണ് തേജോ വിധി മാമകം, ആ സൂര്യനിൽ കാണുന്ന തേജസ്, ഭാഷകാരൻ അങ്ങനെ തന്നെ വ്യാഖ്യാനിക്കും. ആ സൂര്യനിൽ കാണുന്ന പ്രകാശം അങ്ങനെ തന്നെ പറയാം, അതെന്റെ പ്രകാശമാണ്. ചന്ദ്രനിൽ കാണുന്ന പ്രകാശം അതെന്റെ പ്രകാശമാണ്. ഈ കർമ്മങ്ങളെല്ലാം, പ്രപഞ്ച കർമ്മങ്ങളെല്ലാം അതെന്റെ കർമ്മമാണ്. ഈ ഒരു ഭാവത്തിലേക്ക് ഒരു തത്വജ്ഞാനിക്ക് വരാൻ പറ്റത്തില്ല. ഇതിന് ഭഗവാൻ വേറൊരു ഭാഗത്ത് പറയുന്നതാണ് ഐശ്വര്യം രൂപം പശ്യമേ, എന്റെ ഐശ്വര്യമായ ഭാവം അത് തത്വജ്ഞാനിക്ക് വെളിപ്പെടുത്താൻ പറ്റത്തില്ല. തത്വജ്ഞാനിക്ക് ഇത്രമാത്രം പറയാൻ പറ്റും, എന്താണ് പരമാർത്ഥത്തിൽ തത്വത്തിൽ ഇവിടെ ഭേദമില്ല, ഇതിന്റെ എല്ലാ ആന്തരികമായ തത്വം ഒന്ന് തന്നെ, അത് പറയാൻ പറ്റും. ഭേദദൃഷ്ടി നശിച്ചിരിക്കുന്നു, എനിക്ക് അങ്ങനെ ഒരു ഭേദദൃഷ്ടിയില്ല. ഞാൻ സച്ചിദാനന്ദ പരബ്രഹ്മസ്വരൂപം തന്നെ ഇത് പറയാൻ പറ്റും. ഈശ്വരഭാവത്തെ, അതല്ല ഈശ്വരഭാവം, ആ ഈശ്വരഭാവത്തെ വെളിപ്പെടുത്താനൊക്കത്തില്ല. ആ ഈശ്വരഭാവത്തെ വെളിപ്പെടുത്തണമെങ്കിൽ എന്ത് വേണം? യോഗമായ സമാശ്രിതൻ. യോഗമായ സമാശ്രിതനായി അത് പറ്റും. അത് ഭഗവാൻ പല സ്ഥലത്തും അത് വെളിപ്പെടുത്തുന്നുണ്ട്. അവതാര പുരുഷൻ എന്നുള്ള നിലയ്ക്ക് ശാസ്ത്രയിലെ കുറിച്ച് വർണ്ണിക്കുന്നിടത്ത് വ്യാസം പറയും, യോഗമായ സമാശ്രിതൻ. ഒരു ജീവൻ സാധാരണ മനുഷ്യന് സാധ്യമായ കാര്യമല്ല. അതുകൊണ്ട് അവിടെ എന്ത് ചെയ്തു ഭഗവാൻ? യോഗമായ സമാശ്രിതനായി അതനുഷ്ഠിച്ചു എന്ന് പറയുന്നു. അത് ലൗകികമല്ല, അലൗകികമാണ്. ഇവിടുത്തെ ഭഗവാന്റെ ഉപദേശവും അലൗകികമാണ്. അവിടെയും ഭഗവാൻ പറയും, എന്താണ്? ഞാൻ യോഗമായ അവലംബിയ, യോഗമായ ഞാൻ ആശ്രയിച്ചിട്ട് ഞാൻ ഉപദേശിച്ചു. അപ്പൊ തത്വജ്ഞാനത്തെ വെളിപ്പെടുത്തുന്നതിന് യോഗമായയുടെ ആവശ്യമൊന്നുമില്ല. എത്രയോ തത്വജ്ഞാനികൾ ഈ ലോകത്തുണ്ടായിട്ടുണ്ട്. അവരെല്ലാം ഈ പരമാത്മ തത്വത്തെ ശിഷ്യന്മാർക്ക് ഉപദേശിക്കുന്നുണ്ട്. അവിടെ നിന്ന് ഈ യോഗമായയുടെ ആവശ്യമില്ല. അവിടെ പിന്നെ എന്താ വേണ്ടത്? യഥാർത്ഥമായ ജ്ഞാനം, അത് മാത്രം മതി. പക്ഷെ ഇവിടെ അതല്ല. ഇവിടെ അർജുനൻ അങ്ങനെ ഒരു സംശയം വരരുത്. ഒരു ഗുരുത്വം മാത്രം ഇത് ധരിക്കാൻ പാടില്ല. ഗുരുത്വത്തിനുപരിയായി ഒരു ഈശ്വരീയതയും അവിടെ ധരിക്കുക, രണ്ടും വരണം. കഴിഞ്ഞ ദിവസം നമ്മൾ ചർച്ച ചെയ്തത് ആ ഗുരുത്വത്തിന് പ്രാധാന്യം കൊടുത്താണ്. പക്ഷെ അതുകൊണ്ടെല്ലാം പൂർണ്ണമായി എന്ന് ധരിക്കരുത്. ആ ഒരു സാധാരണ ഗുരുവിനെ സംബന്ധിച്ചിടത്തോളം ആ ഗുരുത്വം അത് തന്നെയാണ് എല്ലാം. അതിനെ തുടക്കവും കൊടുക്കും അവിടെ, അത് മതി. മഹാപുരുഷന്മാരെ സംബന്ധിച്ചിടത്തോളം ആ ഗുരുത്വം തന്നെ പരമാവധി. അതാണ് ഗുരുസാക്ഷാത് പരം ബ്രഹ്മ എന്ന് പറയും. പക്ഷെ ഈശ്വരീയ പുരുഷന്മാരെ സംബന്ധിച്ച് അങ്ങനെയല്ല. ഇനി ഒരു ജീവൻ അവൻ എന്തെല്ലാം അഭ്യാസങ്ങളിലൂടെ, എന്തെല്ലാം യോഗക്രിയകളിലൂടെ, അവൻ എന്തെല്ലാം സിദ്ധികൾ കൈവരിച്ചാലും ശരി, പരമാവധി സിദ്ധി കൈവരിക്കാമെന്നുള്ളത് ഈ സ്ഥൂല ശരീരമില്ലാതെ സൂക്ഷ്മ ശരീരസ്ഥനായി ഈ കൽപ്പാന്തം വരെ ഇരിക്കാം. ഈ കൽപ്പ അവസാനിക്കുന്നതുവരെ അങ്ങനെ ഇരിക്കുക, അതാണ് പരമാവധി സിദ്ധി എന്ന് പറയുന്നത്. അവിടെ ഇരുന്നുകൊണ്ട് ജീവന്മാർക്ക് യോഗോപദേശങ്ങളും മറ്റും കൊടുക്കും. ഈശ്വരനെ പോലെ തന്നെ അത്ഭുതമായ കൃത്യങ്ങളെല്ലാം നിർവഹിക്കാൻ പറ്റും. അണിമാതി ഐശ്വര്യങ്ങൾ ഉപയോഗിച്ച് ശിഷ്യന്മാരുടെ മുമ്പിൽ പ്രത്യക്ഷപ്പെടാനും ഉപദേശം കൊടുക്കാനും എല്ലാം കഴിയും. അതൊക്കെ യോഗ വൈഭവങ്ങളാണ്. ഇവിടെ ഭഗവാൻ പറയുന്ന ഐശ്വര്യഭാവമല്ല, കാരണം അതെല്ലാം തപസ്സിന്റെ ഫലമാണ്. ഇവിടെ പറയുന്നൊന്നും തപസ്സിന്റെ ഫലമല്ല. ഇവിടെ ഇതിനൊന്നും തപസ്സിന്റെ ആവശ്യം, ഈശ്വരന് തപസ്സിന്റെ ആവശ്യമുണ്ട്. ഇവിടെ ഏതെങ്കിലും യോഗക്രിയകൾ അഭ്യസിച്ച് അതിന്റെ ഫലമായി ഒന്നും ആർജിക്കേണ്ട കാര്യമുണ്ട്. അതെന്താണ്? യോഗമായി ആശ്രയിച്ചുകൊണ്ട് എന്താണ് ഒരു കപട നാടകം അല്ലെങ്കിൽ ലീലാ നാടകം, അതാണ് ഈശ്വരൻ നടിച്ചുകൊണ്ടിരിക്കുന്നത്. അതാണ് ഇവിടെ ഭഗവാൻ തന്റെ ആ ഗുരുത്വത്തോടൊപ്പം തന്റെ ഐശ്വര്യതയും കൂടി വെളിപ്പെടുത്തുന്നത്. ഭാഷകാരം പറഞ്ഞല്ലോ, ലോകത്തെ അർജുനനെ നിമിത്തമാക്കി ലോകത്തിന് വേണ്ടി വെളിപ്പെടുത്തുകയാണ്. ഇത് കേവലം തർക്കം കൊണ്ട് നമുക്ക് മനസ്സിലാക്കത്തില്ല, ബുദ്ധി കൊണ്ട് മനസ്സിലാക്കാൻ പറ്റത്തില്ല. ഭക്തിയാതു അനന്യാ അഹം ഏവം വിധോ അർജുന എന്ന് പറഞ്ഞാണ് വിശ്വരൂപം കാണിച്ചിട്ട് പറഞ്ഞു. എന്റെ ഈ ഭാവത്തെ നിനക്ക് അനന്യമായ ഭക്തിയിലൂടെ മനസ്സിലാക്കാൻ പറ്റും. യുക്തി കൊണ്ടും ശുഷ്ക തർക്കം കൊണ്ടും അത് മനസ്സിലാകത്തില്ല. ദദാമി ബുദ്ധിയോഗം എന്ന് പറഞ്ഞ ആ ഭാവത്തെ, അത് ഈശ്വരന് മാത്രം സാധ്യമായ കാര്യമാണ്. അതിനെയാണ് ഇവിടെ വെളിപ്പെടുത്തുന്നത്. അതുകൊണ്ടാണ് ഇവിടെ പറഞ്ഞത് വിവിക്ഷുഭി ചതുർഭീ ശ്ലോകേഹി വിഭൂതി സംശയം, തന്റെ വിഭൂതികളെ കാണിക്കുന്നു എന്ന് പറയുന്നത്. വിശിഷ്ടമായ ഭാവങ്ങൾ, ഈ വിഭൂതി എന്ന് പറയുന്നത് തത്വജ്ഞാനിക്ക് വിഭൂതിയൊന്നുമില്ല പറഞ്ഞല്ലോ. തത്വജ്ഞാനിയുടെ വിഭൂതി എന്ന് പറയുന്നത് മോക്ഷം തന്നെ, സംസാര ബന്ധനത്തിൽ നിന്നുള്ള മോക്ഷം, വേറെ വിഭൂതികളൊന്നുമില്ല. അതിന് തത്വജ്ഞാനി ആശ്രയിക്കുന്നത് ജ്ഞാനത്തെ. ഈശ്വരൻ അങ്ങനെയല്ല, വിഭൂതികളുണ്ട്. അതുകൊണ്ടത് ഗീത നമ്മൾ മനസ്സിലാക്കുമ്പോൾ ആ ഒരു ഭാവത്തെയും മനസ്സിലാക്കണം. മുമ്പ് നമ്മൾ പറഞ്ഞിട്ടുള്ളതാണെങ്കിലും മറന്നുപോകുന്ന കാര്യമാണ്. അർജുനൻ തന്നെ മറന്നുപോയി, പിന്നെ നമ്മൾ മറക്കുന്ന കാര്യത്തിൽ എന്താ സംശയം? അതുകൊണ്ട് വീണ്ടും പറയുകയാണ് ഭഗവാനും, വീണ്ടും വീണ്ടും പറയും. ഇനി അടുത്ത് പറയും, ഓർമ്മയും മത്തസ്മൃതർ ജ്ഞാനം അപോഹനം ച. ഓർമ്മയും ഞാൻ തന്നെയാണ് തരുന്നത്, മറവിയും ഞാൻ തന്നെയാണ് കൊടുക്കുന്നത്. ഇത് രണ്ടും ഭഗവാൻ സമ്മാനിക്കുമ്പോൾ സ്വാഭാവികമായിട്ടും നമ്മളും ഇതൊക്കെ സംഭവിക്കും, സ്മൃതിയും അപോഹനും. അതുകൊണ്ട് തന്നെ ഇവിടെ വീണ്ടും ഉപദേശിക്കുന്നു, അർജുനൻ ഒരിക്കലും സംശയിക്കരുത് എന്താണ്. കാരണം അർജുനൻ അതുവരെ കരുതിയിരുന്ന എങ്ങനെ സഖ്യജതി മത്വ, എന്റെ ഒരു സുഹൃത്തായിട്ടാണ്, തന്റെ ബന്ധുവായിട്ടും സുഹൃത്തായിട്ടും എല്ലാം കണ്ടിരുന്നയാളാണ്, എന്നുവെച്ചാൽ ഒരു സാധാരണ വ്യക്തിയായിട്ട്. ഭഗവാൻ തന്നെ ജനനം മുതൽ ദിവ്യത്വം പ്രകടമാക്കിയിരുന്നു. കുഞ്ഞായിരിക്കുമ്പോൾ തന്നെ സ്വന്തം മാതാവിനെ പോലും തന്റെ ഈശ്വരീയത പ്രകടമാക്കി. പക്ഷേ അതെല്ലാം നിമിഷാർത്ഥം കൊണ്ട് മറന്നുപോയി എന്നാണ് വ്യാസൻ തന്നെ പറയുന്നു. അവിടെ പ്രത്യേകിച്ച് ഭഗവാനൊന്നും പറഞ്ഞില്ല, കാണിച്ചു കൊടുത്തു. ഇവിടെ അർജുനന് വിശ്വരൂപം കാണിക്കുന്നത് പോലെ തന്റെ വിശ്വരൂപത്തെ സ്വന്തം അമ്മയ്ക്കും കാണിച്ചു കൊടുത്തു. ഗോപന്മാർക്കും ഗോപികമാർക്കും യാദവന്മാർക്കെല്ലാം കാണിച്ചു, ശത്രുക്കൾക്കും കാണിച്ചു, കംസനും ദുര്യോധനും എല്ലാം ബോധ്യപ്പെടുത്തി കൊടുത്തു. ശംഖ ചക്രഗദാധാരിയായ ഭഗവാനെ കംസൻ പലതവണ കണ്ടു, അങ്ങനെയാണ് കംസന്റെ ഭക്തി ഉറച്ചത്. ദുര്യോധനനും കണ്ടു, സർവരും കണ്ടു, പക്ഷേ കാണുന്ന നിമിഷം മാത്രം, അത് കഴിയുമ്പോൾ വീണ്ടും ആ യോഗമായ കൊണ്ടും മറന്നു പോകും, വിസ്മരിച്ചു പോകും. അങ്ങനെ നേരിട്ട് കണ്ടവർ തന്നെ നിമിഷം കൊണ്ട് മറന്നെങ്കിൽ വീണ്ടും അമ്മ കാണുന്നത് എന്തായിട്ടാണ്? തന്റെ കുഞ്ഞായിട്ടാണ് കാണുന്നത്. വീണ്ടും കുഞ്ഞ് എന്നുള്ള നിലയ്ക്ക് പരിപാലിക്കുകയും ശുശ്രൂഷിക്കുകയും ചെയ്യും. വീണ്ടും മറ്റൊരു സന്ദർഭം വരുമ്പോൾ വീണ്ടും തന്റെ ദിവ്യത്വം പ്രകടമാക്കും, വീണ്ടും വിസ്മരിക്കും. ആ നിമിഷത്തേക്ക് മാത്രം അതാണ് യോഗമായ വൈഭവം. അപ്പോൾ ഇന്നത്തെ വേദാന്തികളത് മറക്കുന്നതിനെന്ത് അതിശയം, അല്ലെങ്കിൽ അത് ഓർക്കാതിരിക്കുന്നതിന് മനസ്സിലാക്കാൻ കഴിയാത്തതിന് യാതൊരു അതിശയമില്ല. നമുക്ക് തത്വചിന്ത അത് നമുക്ക് യുക്തിചിന്ത കൊണ്ട് ഉറപ്പിക്കാം. പക്ഷെ ഇത്തരം കാര്യങ്ങളിൽ അതെല്ലാം പരാജയപ്പെടും. അവിടെ അതിൽ നിന്നും വലിയ സ്ഥാനമില്ല. അത് ഇതെല്ലാം ഹൃദയത്തിൽ ഉറക്കേണ്ട കാര്യങ്ങളാണ്, ബുദ്ധിയിലല്ല. ഇത് ഭഗവാൻ അറിയാമെന്നുള്ളതുകൊണ്ട് എന്ത് ചെയ്യുന്നു, അങ്ങനെ ഓരോ സന്ദർഭങ്ങളിലും വീണ്ടും വീണ്ടും അത് വെളിപ്പെടുത്തുന്നു. യദാദിത്യഗതം ആദിത്യാശ്രയം കിം തതെന്താണ് ജ്യോതി ദീപ്തി പ്രകാശോ, ആ ദീപ്തി പ്രകാശം, ആദിത്യനിലിരിക്കുന്ന ആ പ്രകാശം ജഗദ്ഭാസയതി പ്രകാശീത്യഗ്നം സമസ്തം. നമ്മളീ കാണുന്ന ലോകത്തെ എല്ലാം, സമസ്തം ലോകം എന്ന് പറയുമ്പോൾ നമ്മുടെ കണ്ണുകൊണ്ട് കാണാൻ പറ്റിയ ലോകങ്ങളെല്ലാം അത് പ്രകാശിപ്പിക്കുന്നു. ആദിത്യന്റെ തേജസ്, ആ തേജസ്സായി ഭൗതിക പ്രകാശമായി പ്രകാശിക്കുന്നതും ഞാൻ തന്നെയാണ്, അല്ലെങ്കിൽ എന്റെ തേജസ്സാണ്. ഈ ചന്ദ്രമസി, ചന്ദ്രനിൽ കാണുന്ന ആ പ്രകാശം, ശശഭൃതി തേജോഭാസകം. ഇവിടെ പ്രത്യേകം നമ്മൾ മനസ്സിലാക്കണം, ഇവിടെ സയൻസ് അല്ല പഠിപ്പിക്കുന്നത് ഭഗവാൻ. ഇവിടെ പറയുന്നത് ആത്മതത്വത്തെയാണ്. കാരണം സയൻസ് പഠിച്ചിട്ടുള്ളവർ പെട്ടെന്ന് ചോദിക്കും, ചന്ദ്രൻ പ്രകാശിക്കുന്നില്ലല്ലോ, ഭഗവാനെ തെറ്റുപറ്റിയല്ലോ, ഇതുപോലും അറിയാൻ വയ്യാത്ത ഒരാളാണോ ഈശ്വരൻ എന്ന് പറയുന്നത് എന്ന് ചോദിക്കും. ചന്ദ്രൻ പ്രകാശിക്കുന്നുണ്ടോ ഇല്ലയോ, സൂര്യൻ പ്രകാശിക്കുന്നോ ഇല്ലയോ, അവിടെ എന്താണ് പ്രകാശിക്കുന്നത്, ഹൈഡ്രജനാണോ ഹീലിയമാണോ, ഇതൊന്നും തന്നെ ഇവിടെ ചർച്ച ചെയ്യുന്നു. അത്തരം ഇതും പല സന്ദർഭങ്ങളും നമ്മൾ പറഞ്ഞിട്ടുള്ളതുമാണ്. ചന്ദ്രൻ പ്രകാശിക്കുന്നു എന്ന് കേട്ടുകഴിഞ്ഞാൽ ഉടൻ ചിലർക്ക് ഹാലകൾ, മറ്റാരെങ്കിലും ഭഗവാന്റെ വിവരക്കേട് മനസ്സിലാക്കിയാലോ, അതുകൊണ്ട് ഉടനെ ഇതിനവർ സയൻസ് കണ്ടുപിടിക്കും. ഇതിന്റെ പിന്നിലെ ഒരു സയൻസ് ഉണ്ട്, അതിന്നതാണോ ഇലക്ട്രോണാണോ പ്രോട്ടോണാണോ, അത് തിരിച്ചും മറിച്ചും പ്രകാശിക്കുന്നതാണെന്നൊക്കെ പറഞ്ഞു വലിയ സയൻസൊക്കെ പറയും. സയൻസ് പഠിക്കണമെന്നുണ്ടെങ്കിൽ അത് സയൻസിലൂടെ തന്നെ പഠിക്കും. ഗീതയിലൂടെ സയൻസ് പഠിക്കാൻ പോകരുത്. സയൻസ് എന്ന് പറയുന്നത് എന്താണ്? അത് പരീക്ഷണശാലയിൽ കണ്ടെത്തുന്നതാണ് സയൻസ്. ആത്മവിദ്യ അങ്ങനെ ഒരു പരീക്ഷണശാലയിലും കണ്ടെത്തിയല്ല. അതുകൊണ്ട് ഇത് ആത്മവിദ്യയ്ക്ക് അതിൻ്റെതായ സയൻസ് ഉണ്ട്. അതുകൊണ്ട് ഇതിനെ ഭൗതിക ശാസ്ത്രവുമായിട്ട് യോജിപ്പിച്ചിട്ട് അതിനെ ഇതിനെയും വൃത്തിയിടാക്കരുത്. അതിന്റെ ആവശ്യമില്ല. ആത്മവിദ്യ അത് ശുദ്ധമാണ്, ശുദ്ധമായ അന്തർജ്ഞാനമാണത്. അതിനെ സാധാരണ ഭൗതിക കാര്യങ്ങളുമായിട്ട് കൂട്ടിക്കുഴച്ചിട്ട് ആ സയൻസാണ് ഇവിടെ പറയുന്നത്, ഈ സയൻസാണ് അവിടെ പറയുന്നത്, ചിലർക്ക് സയൻസ് ഇവിടെ പറഞ്ഞാലേ പിടിക്കത്തുള്ളൂ, ചിലർക്ക് തമാശ പറഞ്ഞാൽ മതി ഇഷ്ടപ്പെടും, ചിലർക്ക് സയൻസ് പറയും. ഇത് രണ്ടും ആത്മവിദ്യയിലുള്ളതല്ല. നമ്മൾ ഈ ധരിക്കുന്ന സയൻസ് അതൊന്നും ഇവിടെ ഉള്ളതല്ല. അതുകൊണ്ട് ഭഗവാൻ പറയുന്നത് ഭൗതിക ശാസ്ത്രമാണ്, തികച്ചും ആത്മീയ ശാസ്ത്രം തന്നെ. അതിൽ നമുക്ക് മനസ്സിലാകാത്ത ഭാഗങ്ങളുണ്ടാകും. നമ്മൾ മനസ്സിലാകാത്ത ഭാഗങ്ങൾ വിശദീകരിക്കാൻ വേണ്ടി ഭൗതിക ശാസ്ത്രത്തെ കൂട്ടുപിടിക്കുന്നത് കൊണ്ട് ഇതിന് രണ്ടിനും പോരായ്മയെ സംഭവിക്കത്തുള്ളൂ. അതുകൊണ്ട് അതിൻ്റെ അതല്ല ഇവിടെ പറയുന്ന ഉദ്ദേശിക്കുന്നത്. ഇവിടെ പറയുന്ന എന്താണ്? ആ തേജസ്, നിങ്ങൾ കാണുന്ന തേജസ്, ചന്ദ്രനായാലും ശരി സൂര്യനായാലും ശരി, തേജസ് നമ്മൾ കാണുന്നുണ്ടല്ലോ. നമ്മൾ ധരിക്കുന്ന എന്താണ്? സൂര്യന്റെ തേജസ്, അത് സൂര്യന്റേതാണ്. അതാണ് ഭൗതികശാസ്ത്രം പഠിപ്പിക്കുന്നത്. ചന്ദ്രന്റെ തേജസ് അത് ചന്ദ്രന്റെ അല്ലെങ്കിൽ അത് മറ്റാരുടെയെങ്കിലുമാണ്. അത് ഭൗതികശാസ്ത്രത്തെ സംബന്ധിച്ചിടത്തോളം ശരിയുമാണത്. അത് ഭൗതികശാസ്ത്രം. ആ സൂര്യന്റെ തേജസ് സൂര്യന്റെ ആണോ അതോ ഇനി മറ്റേതെങ്കിലും ഗ്രഹത്തിന്റെ ആണോ, അല്ലെങ്കിൽ സൂര്യനിൽ എന്ത് ഭൗതിക രാസപ്രവർത്തനം നടന്നിട്ടാണ് തേജസ് ഉണ്ടാകുന്നത്, ഇതൊന്നും അധ്യാത്മശാസ്ത്രത്തിൽ പഠിപ്പിക്കുന്നില്ല. അവിടെ ഒരൊറ്റ കാര്യമേ പറയുന്നുള്ളൂ, എന്താണോ അത് ഈശ്വരന്റെ തേജസ്സാണ്. അവിടെ എല്ലാ ശാസ്ത്രവും അവസാനിച്ചു. ഭഗവാൻ അത് മാത്രമേ നമ്മളെ പഠിപ്പിക്കാൻ ഉദ്ദേശിക്കുന്നുള്ളൂ. അല്ലാതെ അവിടുത്തെ ഭൗതിക രാസപ്രവർത്തനങ്ങൾ പഠിപ്പിക്കുകയല്ല. അത് പഠിക്കണമെങ്കിൽ അവൻ മനുഷ്യൻ അവന്റെ ഭൗതികമായ മാനുഷികമായ ബുദ്ധി ഉപയോഗിച്ച് പഠിച്ചോളണം. അതിന് അധ്യാത്മശാസ്ത്രം എതിരല്ല. ഭൗതികമായ വിഷയങ്ങൾ പഠിക്കുന്നതിനും അവന്റെ ബുദ്ധി ഉപയോഗിക്കാം, ആധ്യാത്മികമായ തത്വങ്ങൾ ഗ്രഹിക്കുന്നതിനും ബുദ്ധി ഉപയോഗിക്കാം. ഇവിടെ ഭഗവാൻ ഉപദേശിക്കുന്നത് അതിന്റെ ആത്മീയ തത്വത്തെ വെളിപ്പെടുത്തുകയാണ്. ആ തേജസ് ഈശ്വരന്റെ തേജസ്സാണ്, ആ പ്രകാശം. ചന്ദ്രമസി ശശഭൃതി തേജോ അവഭാസകം വർത്തതെ. അവിടെയും പ്രകാശം കാണുന്നുണ്ട്, അതും ഈശ്വരന്റെ തേജസ്സാണ്. നമ്മൾ പ്രത്യക്ഷമായും കാണുന്നതും പരോക്ഷമായും അറിയുന്നതിനും അപ്പുറമുള്ള ഈശ്വരതത്വത്തെയാണ് ഇവിടെ വെളിപ്പെടുത്തുന്നത്. ഇതിൽ ഒരിക്കലും ഭൗതികമായ കണക്കുകൂട്ടലുകളില്ല. അതാണ് സയൻസ് എന്ന് പറയുന്നത്, ഭൗതിക ശാസ്ത്രം. അതല്ല യച്ഛാഗ്നോ ഹുതവഹേ, അഗ്നിയിൽ കാണുന്ന തേജസ് വ്യക്തമാണല്ലോ. ആ തേജസ് അഗ്നിയുടേതാണെന്നറിഞ്ഞിട്ട് അതിന്റെ രഹസ്യം മനസ്സിലാക്കാൻ ശ്രമിക്കുന്നതാണ് ഭൗതിക ശാസ്ത്രം എന്ന് പറയുന്നത്. അത് ഈശ്വരന്റേതാണെന്നറിഞ്ഞിട്ട് അതിന്റെ രഹസ്യം മനസ്സിലാക്കാൻ ശ്രമിക്കുന്നതാണ് ആത്മീയ ശാസ്ത്രം. ആണ് രണ്ടും തമ്മിലുള്ള വ്യത്യാസം. അത് അഗ്നി ഇതിൻ്റെതാണ് ആ തേജസ് നമ്മൾ ഉറപ്പിച്ചു കഴിഞ്ഞാൽ പിന്നെ അതിന്റെ വഴിക്ക് ചിന്തിക്കുക, അഗ്നി എങ്ങനെയാണ് പ്രകാശിക്കുന്നത്. ഭൗതികമായ പഠനമാണ് അവിടെ ആവശ്യം. കാരണം നമ്മൾ ഉറപ്പിച്ചു കഴിഞ്ഞത് അഗ്നിയുടേതാണ് ഈ തേജസ്. അപ്പോൾ അതിന് നമ്മൾ സമാധാനം കണ്ടുപിടിക്കും. മറിച്ച് അത് ഈശ്വരന്റേതാണെന്ന് അറിഞ്ഞു കഴിഞ്ഞാൽ ഈശ്വരൻ അതാണ് വെളിപ്പെടുത്താൻ ആഗ്രഹിക്കുന്നത്. ഈശ്വരീയമായ പ്രഭയാണതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പിന്നെ അവിടെ അന്വേഷണം ഈശ്വരോന്മുഖമായി, ആരാണ് ആ ഈശ്വരൻ? ചൈതന്യാത്മകൻ ജ്യോതി തേജോ വിധി വിജാനിഹി മാമകം മദീയം മമ വിഷ്ണു തജ്ജ്യോതി. ഇവിടെ ജ്യോതി പ്രകാശം എന്ന് പറയുമ്പോൾ ആ ഭൗതികമായ പ്രകാശത്തെ തന്നെയാണ് എടുക്കുന്നത്, നമ്മുടെ കണ്ണുകൊണ്ട് കാണുന്ന പ്രകാശത്തെ തന്നെയാണ് എടുക്കുന്നത്. ആ പ്രകാശം എന്റെ പ്രകാശമാണെന്നാണ് പറയുന്നത്. ആ പ്രകാശം ഈശ്വരന്റെ പ്രകാശമാണെന്ന് പറഞ്ഞാലും അതിൽ തെറ്റില്ല. സൂര്യനിലൂടെ പ്രകാശരൂപത്തിൽ കാണുന്നത് ഈശ്വരന്റെ തന്നെ വിഭൂതിയാണ് എന്ന് അതിലൊരു തകരാറുമില്ല. ഇനി അതിനപ്പുറം വേണമെങ്കിൽ തന്നെ വ്യാഖ്യാനിക്കാം. അഥവാ അടുത്ത ഭാഷകാരം പറയുന്നു, യഥാദിത്യഗതം തേജ ചൈതന്യാത്മകം ജ്യോതി. അതിൽ ചൈതന്യ രൂപത്തിലുള്ള ഒരു ജ്യോതിസ് ഉണ്ട്. അതായത് ഭൗതികമായ പ്രകാശത്തിന് ചൈതന്യം നൽകുന്ന അതിന്റെ പിന്നിലൊരു ചൈതന്യമുണ്ട്, അങ്ങനെ ഒരു ജ്യോതിസുണ്ട്. സർവഭൗതിക പ്രകാശങ്ങൾക്കും സർവഭൗതിക ചലനങ്ങൾക്കും പിന്നിൽ ഒരു ചൈതന്യത്തിന്റെ സാന്നിധ്യമുണ്ട്. അതിനാണ് ആദിത്യനെ കണ്ടിട്ട് നമ്മൾ ആദിത്യദേവൻ എന്ന് പറയുന്നത്. ആദി ദൈവിക രൂപം എന്ന് പറയും, അതാണ് ചൈതന്യാത്മകമായ ജ്യോതിസ് എന്ന് പറയും. അത് ആദിത്യനിലുണ്ട്, ഉപനിഷത്തിൽ പറയും, കാണുന്ന നമ്മുടെ കണ്ണിലുണ്ട്, പഞ്ചഭൂതങ്ങളിലുമുണ്ട്, ഭൗതികമായ സർവപദാർത്ഥങ്ങളിലുമുണ്ട്. വേദത്തിൽ പറയുന്ന എന്താണ്, ഉരലിലും ഉലക്കയിലും എല്ലാം ഉണ്ട് എന്ന് വെച്ചാൽ, നമ്മൾ ജഡമെന്ന് കരുതുന്നതിന്റെ പിന്നിലും ആ ആദി ദൈവിക ഭാവങ്ങളുണ്ട്, ചൈതന്യ ഭാവങ്ങളുണ്ട്. പരമാത്മാവ് തന്നെ അംശഭാവത്തിൽ ഓരോന്നിന്റെ പിന്നിൽ വരികയാണ്. അതിനാണ് ദേവത എന്ന് പൗരാണികമായ ഭാഷയിൽ പറയുന്നത്. ഇതിനെല്ലാം സർവാധാരമായി ആ പരമാത്മ ചൈതന്യം നിൽക്കുന്നു, ആധ്യാത്മിക ഭാവത്തിൽ നിൽക്കുന്നു. ആധ്യാത്മിക ഭാവം എന്ന് പറയുമ്പോൾ പറഞ്ഞല്ലോ, ആ നിർഗുണമായ പരബ്രഹ്മഭാവത്തിൽ നിൽക്കുന്നു. ആദ്യ ദൈവിക ഭാവം എന്ന് പറയുമ്പോൾ അവിടെ ചൈതന്യ രൂപത്തിൽ ദേവതാഭാവത്തിൽ നിൽക്കുന്നു. ആദ്യ ഭൗതിക ഭാവം എന്ന് പറയുമ്പോൾ ഭഗവാൻ ഇവിടെ പറയുന്ന പ്രകാശമായിട്ട് നിൽക്കുന്നു. ഇതെല്ലാം ഒരേ പരമാത്മാവ് തന്നെ. അതിൻ്റെ ഓരോ ഭാവത്തിനും അതിൻ്റേതായ സവിശേഷതകളുണ്ട്. അതിൻ്റെ ആ ഏകാത്മഭാവവും അതിൻ്റെ ആ നാനാത്മഭാവവും ഇതിനെ രണ്ടിനെയും സമഗ്രമായി മനസ്സിലാക്കുന്നതിനാണ് അദ്വൈതം എന്ന് പറയുന്നത്. അതിൻ്റെ ഏതെങ്കിലും ഒരു ഭാവത്തെ മാത്രം മനസ്സിലാക്കി കഴിഞ്ഞാൽ അദ്വൈതമാകത്തില്ല. അതാണ് ഇവിടെ ഭഗവാൻ രണ്ടാമത് വീണ്ടും വ്യാഖ്യാനിക്കുന്നത്. യദാദിത്യഗന്ധം തേജഃ ചൈതന്യാത്മകം ജ്യോതി യന്ദ്രമസി. ആ ചന്ദ്രൻ കാണുന്നത് യച്ച അഗ്നി പടുത്തതേ തത് തേജ, ഇവിടെ തേജസ് എന്ന് പറഞ്ഞാൽ പ്രകാശമല്ല, അചൈതന്യം. വിദ്ധി മമകം മദീയം മമ വിഷ്ണോ തജ്ജ്യോതി. വിഷ്ണു വ്യാപനശീലൻ, വിഷ്ണു എന്ന് വെച്ചാൽ സർവവ്യാപകൻ. വിഷ്ണുവിന്റെ നാമങ്ങളെല്ലാം മഹാഭാരതത്തിൽ നിർവചിക്കുന്നുണ്ട്. സഞ്ജയൻ ധൃതരാഷ്ട്രം ഉപദേശിക്കുന്ന ഒരു ഭാഗമുണ്ട്, വെറുതെ ഇരിക്കുമ്പോൾ എടുത്ത് വായിച്ചു നോക്കുക. അവിടെ പറയും വിഷ്ണു എന്ന് വെച്ചാൽ വ്യാപനശീലൻ. വിഷ്ണു സഹസ്രനാമത്തിന് ആചാര്യസ്വാമികളുടേതെന്ന് പറയുന്ന ഭാഷയുണ്ട്. ആചാര്യസ്വാമികളല്ലെങ്കിൽ ഏതോ ഒരു ശങ്കരാചാര്യ എഴുതിയ ഭാഷ, അവിടെയും പറയുന്നുണ്ട് വിഷ്ണു വ്യാപനശീലൻ. അതേ വിഷ്ണുവിന് തന്നെ ദേവതാ ആത്മഭാവവുമുണ്ട്, സർവവ്യാപിയായ പരമാത്മാവ്, നിർഗുണ പരമാത്മാവ്, സഗുണ പരമാത്മാവ്, ഈ പല അർത്ഥങ്ങളും തന്നെ. അതുകൊണ്ടാണ് ഇവിടെ ഭാഷ്യകാരൻ ഉപയോഗിച്ചിരിക്കുന്നത് വിഷ്ണുഹു, ആ വിഷ്ണുവിന്റെ ആ ജ്യോതി. അത് മതീയമാണ്, എന്റേതാണ് എന്ന് പറയുമ്പോൾ ഇവിടെ കേവല തത്വജ്ഞാനമല്ല പറയുന്നു, മറിച്ച് ആ വിഷ്ണുവിന്റെ പരമേശ്വര ഭാവത്തെയാണ് പറയുന്നത്. നനസ്ഥാവരേഷു ജംഗമേഷു ച തത്സമാനം ചൈതന്യാത്മകം ജ്യോതി തത്ര കഥമിതം വിശേഷണം യഥാദിത്യഗതം ഇത്യാദി. സ്ഥാവര ജംഗമങ്ങളിൽ സർവത്ര ജ്യോതി ഏകരൂപത്തിലിരിക്കുന്നു. സർവവും അതിൽ നിന്നുണ്ടായെങ്കിൽ ഒന്നിനും അതിനെ വിട്ടു നിൽക്കാൻ കഴിയത്തില്ല. അപ്പോൾ സർവവും ആ ജ്യോതിർമയമായി തന്നെ ഇരിക്കുന്നു. ഇവിടെ പ്രത്യേകിച്ച് ചന്ദ്രനിലുണ്ട് ഇന്ദ്രനിലുണ്ട് എന്ന് പറയേണ്ട ആവശ്യം തോന്നുന്നു. അതില്ലാത്ത ഏതാ സ്ഥലം? തത് കഥമിതം വിശേഷണം ഇത് ആദിത്യഗതം ഇത്യാദി. എന്തുകൊണ്ടാണ് ഇങ്ങനെ എടുത്തു പറയുന്നു, വിശേഷിച്ച് പറയുന്നു? ആദിത്യനുള്ള ജ്യോതിസ് ഈ ഒരു ധാരണ എന്തുകൊണ്ടാണ് ആൾക്കാർ സാധാരണ ചോദിക്കുന്നത്? മനുഷ്യരെല്ലാം രണ്ടു കാലിന് നടക്കുന്നവർ, രണ്ട് കൈകൊണ്ട് പ്രവർത്തിക്കുന്നവർ, ആകൃതിയും പ്രകൃതിയൊക്കെ ഒരുപോലെ. ചില മനുഷ്യരെ മാത്രം നമ്മൾ ഈശ്വരീയ ഭാവത്തിൽ കാണുന്നു. ഇതിനെന്താ യുക്തി? അത് ചോദിക്കുന്നു. അപ്പൊ അങ്ങനെ ചോദിക്കുന്ന ഒരാളിനെ നമ്മൾ കുറ്റം പറഞ്ഞിട്ട് കാര്യമില്ല. അയാൾ മനുഷ്യന്റെ ഈശ്വരഭാവത്തെ അംഗീകരിക്കുന്നില്ല. അയാൾ നമ്മൾ ശത്രുവായി കാണേണ്ട കാര്യമില്ല. എന്തുകൊണ്ട്? എത്ര വലിയ പാണ്ഡിത്യവും അറിവും എല്ലാം ഉണ്ടായാലും ഈ ഒരു വിഷയത്തെക്കുറിച്ചുള്ള ബോധം അയാളുടെ ഉള്ളിൽ ഉണ്ടെങ്കിൽ, അങ്ങനെ ഒരു ബോധം ഇല്ലെങ്കിൽ അയാളുടെ ചോദ്യം ന്യായയുക്തം തന്നെ. അതെങ്ങനെ സംഭവിക്കും? ഒരു മനുഷ്യനിൽ നിന്ന് വേറൊരു മനുഷ്യനെന്താ വ്യത്യസ്തത വരുന്നത്? അങ്ങനെ എന്തെങ്കിലും ഒരു വ്യത്യസ്തത ഉണ്ടെങ്കിൽ എന്തുകൊണ്ട് അത് എന്നെ കാണുന്നില്ല? എന്നെ കാണാത്ത എങ്ങനെ മറ്റൊരു മനുഷ്യനെ കാണും? ഒരു മനുഷ്യനെ ഈശ്വരനായി ആരാധിക്കുന്നതിനെന്താ ന്യായം? ആ ഒരു ചോദ്യമാണ് ഇവിടെയും ചോദിക്കുന്നത്. എന്താ നിങ്ങൾ ഇന്ദ്രനും ചന്ദ്രനും പ്രത്യേകത കാണുന്നത്? സർവവും ഭൗതിക പദാർത്ഥങ്ങളല്ലേ? പറയുന്നു നേഷ ദോഷ. ചോദ്യം ചോദിച്ചവന് ദോഷം കാണില്ല, ചോദ്യത്തിന് ദോഷം കാണും. നിങ്ങളുടെ ആശങ്കയും അസ്ഥാനത്തല്ല. എന്തുകൊണ്ട്? സത്വാധിക്യാധിക്യ ഉപപത്തെ പറയുന്നു. പദാർത്ഥങ്ങളിൽ വ്യത്യാസമുണ്ടല്ലോ, എല്ലാ വസ്തുക്കളും ഒരുപോലെ അല്ലല്ലോ. ആദിത്യൻ പ്രകാശിക്കുന്നു, ഒരു പാറക്കഷ്ണം അതിന് പ്രകാശിക്കാൻ പറ്റുന്നില്ല. ഭൗതികമായ വസ്തുക്കളിൽ തന്നെ മാറ്റം കാണുന്നുണ്ട്. ഈ മാറ്റത്തെ എല്ലാവരും അംഗീകരിക്കുന്നുണ്ടല്ലോ. ഈ ലോകത്ത് ദുഷ്ടനും ശിഷ്ടനുമുണ്ട്, ബുദ്ധിമാനും ബുദ്ധിശൂന്യനുമുണ്ട്, പണ്ഡിതനും പാമരനുമുണ്ട്, ബലമുള്ളവനും ബലമില്ലാത്തവനുമുണ്ട്. അപ്പോൾ ഇത്തരം ഒരു വ്യത്യാസത്തെ നിങ്ങൾ അംഗീകരിക്കുന്നുണ്ടെങ്കിൽ സാത്വിക രാജസ താമസ ഭേദങ്ങളെയും അംഗീകരിക്കും. ഇതിനെല്ലാം ആധാരമായിട്ട് പറയുന്ന ആധ്യാത്മികമായ വിശദീകരണമാണ് സാത്വിക രാജസ താമസം. ആധ്യാത്മികമെന്ന് ഞാൻ പ്രത്യേകം പറഞ്ഞത് ഇത് നമ്മൾ പറയുന്ന ശാസ്ത്രീയ വിശദീകരണമല്ല. ശാസ്ത്രീയം എന്ന് പറയുമ്പോൾ നമ്മൾ ഇന്ന് പഠിക്കുന്ന സയൻസിന്റെ വിശദീകരണങ്ങളല്ല ഇത്. സാത്വിക രാജസ താമസഭാവങ്ങൾ ഇത് രണ്ടും കൂടി കൂട്ടിച്ചേർക്കരുത്. എന്തുകൊണ്ട് കൂട്ടിച്ചേർക്കരുതെന്ന് പറയുന്നു, നമ്മളുടെ ആധ്യാത്മിക ശാസ്ത്രത്തിൽ പ്രത്യേകിച്ചും ആധ്യാത്മിക വിശദീകരണങ്ങൾ നമ്മൾ കരുതുന്ന ഭൗതികമായ വിഷയങ്ങളെ കുറിച്ച് കൊടുക്കുന്ന സന്ദർഭങ്ങൾ, പ്രപഞ്ചത്തെ വിശദീകരിക്കുമ്പോൾ പ്രാപഞ്ചികമായ വസ്തുക്കളെക്കുറിച്ച് വിശദീകരിക്കുമ്പോൾ അവർ കൊടുക്കുന്ന വിശദീകരണങ്ങൾ നമ്മുടെ ഇന്നത്തെ നമ്മൾ കരുതുന്ന ശാസ്ത്രീയമായ വിശദീകരണങ്ങളല്ലാതെ ഉദാഹരണം പറഞ്ഞു കഴിഞ്ഞാൽ സൃഷ്ടിയെക്കുറിച്ച് പറയുന്നു, മൂലപ്രകൃതി, സത്വം, രജസ് തമസ്, തന്മാത്രകൾ, പഞ്ചഭൂതങ്ങൾ, ഇത്തരത്തിൽ സൃഷ്ടിയെക്കുറിച്ച് പറയുന്നു. അപ്പോൾ ഈ സൃഷ്ടി പ്രക്രിയ എന്ന് പറയുന്നത് ഒരിക്കലും ഭൗതിക ശാസ്ത്രമല്ല. ഭൗതിക ശാസ്ത്രത്തിൻ്റെ കണ്ടെത്തലുകളും ഈ വിശദീകരണങ്ങളും തമ്മിൽ നമ്മൾ ഉദ്ദേശിക്കുന്ന തരത്തിലുള്ള ബന്ധമൊന്നുമില്ല. എന്തുകൊണ്ടാണ് ഇല്ലാത്തത്? നമുക്കറിയാം, പരീക്ഷണ നിരീക്ഷണങ്ങളുടെ അടിസ്ഥാനത്തിലാണ് ഈ ഭൗതിക ശാസ്ത്രത്തിലെ എല്ലാ നിഗമനങ്ങളും. പക്ഷേ ഈ പറയുന്ന സൃഷ്ടി പ്രക്രിയയിൽ അത്തരത്തിലുള്ള യാതൊരു പരീക്ഷണ നിരീക്ഷണങ്ങളും നടന്നിട്ടില്ല. ഈ പരീക്ഷണം നടക്കുന്നിടത്ത് ആദ്യം എന്താ സംഭവിക്കുന്നത്? ആദ്യം സംഭവിക്കുന്നത് വികല്പം. വികല്പം എന്ന് വെച്ചാൽ സംശയം. മനസ്സിലാദ്യം സംശയിക്കും, ഇത് അത് ഇതാണോ അതോ മറ്റതാണോ സംശയം വരും. ആ സംശയത്തെ പരിഹരിക്കുന്നതിന് വേണ്ടി എന്ത് ചെയ്യും? പരീക്ഷണ നിരീക്ഷണങ്ങളിലൂടെ മുന്നോട്ട് പോയി ചില നിഗമനങ്ങളിൽ എത്തിച്ചേരും. അപ്പോൾ ഇത് തുടങ്ങുന്നത് മനസ്സിന്റെ വികല്പത്തിൽ നിന്നാണ്. പക്ഷേ നമ്മുടെ ഋഷിമാര് ഇത്തരം കാര്യങ്ങൾ കണ്ടെത്തിയത് അവരുടെ മനസ്സിന്റെ വികല്പത്തിൽ നിന്നല്ല. അവർ വികല്പത്തിൽ നിന്നല്ല തുടങ്ങിയത്. മനസ്സ് അന്തർമുഖമാവണമെങ്കിൽ അവിടെ വികല്പം നശിക്കുന്നു. വികല്പമുള്ള മനസ്സിന്, നമ്മൾ യോഗശാസ്ത്രത്തെ കുറിച്ച് ചർച്ച ചെയ്തപ്പോൾ പറഞ്ഞല്ലോ, മനസ്സിന്റെ വികല്പാവസ്ഥയിൽ യോഗം സാധ്യമല്ല. വികല്പങ്ങളെല്ലാം അവസാനിച്ച് മനസ്സേകാഗ്രമായി ആന്തരികമായി കണ്ടെത്തിയതാണ് ത്രിഗുണങ്ങളും തന്മാത്രകളും പഞ്ചഭൂതങ്ങളും എല്ലാം. അപ്പോൾ വികല്പം ഒഴിഞ്ഞ് ഏകാഗ്രമായ മനസ്സിൽ കണ്ടെത്തിയ തത്വങ്ങളാണ് നമ്മൾ കാണുന്ന തരത്തിലുള്ള ഭൗതിക വസ്തുക്കളല്ല. ആ തത്വങ്ങളുടെ അടിസ്ഥാനത്തിലാണ് ആധ്യാത്മിക ശാസ്ത്രം. ഭൗതിക കാര്യങ്ങളെപ്പോലും വിശദീകരിക്കുന്നു. അതിനെ ഈ വികല്പത്തിന്റെ അടിസ്ഥാനത്തിൽ കണ്ടെത്തിയ ആധുനിക ശാസ്ത്രീയ തത്വങ്ങളുമായിട്ട് യോജിപ്പിക്കാൻ പോയി കഴിഞ്ഞാൽ എന്തായിരിക്കും അവസ്ഥ? രണ്ടും രണ്ട് വഴിക്ക് പോകും. അതുകൊണ്ട് ആധ്യാത്മ ശാസ്ത്രത്തിൽ പറയുന്ന ഇത്തരം തത്വങ്ങൾ ഇതൊന്നും ഭൗതിക ശാസ്ത്രത്തിന്റെ വിഷയങ്ങളെ, അത് രണ്ടും രണ്ടാണ്. ഭൗതിക ശാസ്ത്രത്തിന് അതിൻ്റെതായ മഹത്വമുണ്ട്, അതിൻ്റെ പരീക്ഷണങ്ങളും നിരീക്ഷണങ്ങൾക്കും എല്ലാം അതിൻ്റെതായ മൂല്യമുണ്ട്. അത് നമ്മൾ അംഗീകരിക്കുന്നു. അതിൻ്റെ പ്രയോഗങ്ങൾക്ക് അതിൻ്റെതായ മഹത്വമുണ്ട്. പക്ഷേ ഋഷിമാർ ആന്തരികമായി സാക്ഷാത്കരിച്ചത്, അവർ സ്വീകരിച്ച ഉപായങ്ങളും അവരുടെ കണ്ടെത്തലുകളും അത് വേറെയാണ്. അത് ഭൗതികമായ കണ്ടെത്തലുകളല്ല. അതുകൊണ്ട് സത്വം എന്ന് പറയുമ്പോൾ നമ്മളതിനെ ഭൗതികമായൊന്നും ധരിക്കരുത്. അതിനു വേണ്ടിയിട്ടാണ് പറഞ്ഞത്. സത്വാധിക്യ പറയുന്നത് സത്വാധിക്യം കൊണ്ട്, രജസിന്റെ ആധിക്യം കൊണ്ട്, തമസിന്റെ ആധിക്യം കൊണ്ട് എല്ലാം ഭൗതികമായ വസ്തുക്കളിലും വ്യത്യാസമുണ്ട്. സത്വരജസ് തമസ്സുകളുടെ വ്യത്യാസം കൊണ്ട് ഭൗതികമായ വസ്തുക്കളിൽ വ്യത്യാസം വരാമെങ്കിൽ ആ സാത്വിക രാജസ താമസ ഭാവങ്ങൾക്കനുസരിച്ച് ഈശ്വരീയ ഭാവത്തിന്റെ പ്രകടനത്തിനും വ്യത്യാസം വരും. അത് വിശദീകരിക്കുന്നു. ആദിത്യാദിഷു ഹി സത്വം അത്യന്തപ്രകാശം അത്യന്തഭാസ്വരം. ആദിത്യാദികളിൽ സത്വം എങ്ങനെ പ്രകടമാകുന്നു? ഭാസ്വരമായി പ്രകടമാകുന്നു, ദീപ്തമായിട്ടാണ് അത് പ്രകടമാകുന്നത്, ദീപ്തിയായിട്ട്. അതഹ തത്രൈവ ആവിസ്ഥിരം ജ്യോതിരിതി തദ്വിശിഷ്യതേ. എല്ലാം ഒന്ന് തന്നെ. ഒരിടത്ത് ഈശ്വര ചൈതന്യം കൂടുതൽ, വേറിടത്ത് ഈശ്വര ചൈതന്യം കുറവ്, അങ്ങനെയില്ല. പക്ഷേ തത്രൈവ ആവിസ്ഥിരം ജ്യോതി, ഈശ്വര ചൈതന്യം സർവത്ര സമാനമായിരിക്കുന്നെങ്കിലും അവിടെ നമ്മൾ പ്രകാശം കൂടുതലായി, കൂടുതൽ പ്രകാശാത്മകമായി അവിടെ പ്രകാശത്തെ നമ്മൾ കാണുന്നുണ്ട്. മിനാമിനുണ്ട് പ്രകാശം, പക്ഷെ അത് സൂര്യ തേജസ് പോലെയല്ല. ആവിസ്ഥരം അത്യധികം പ്രകാശാത്മകമായി അത് കാണുന്നുണ്ട്. സർവവും ഭൗതികമാണെങ്കിലും ആ ഭൗതികത്തിനൊരു വിശേഷതയുണ്ട്. അതുപോലെ സർവരും മനുഷ്യരാണെങ്കിലും അവിടെ സത്വാധിക്യം പ്രകടമാകുന്നു. ഈശ്വരന്റെ ഭാഷ്യകാരനാദ്യം പറഞ്ഞല്ലോ, തന്റെ സാത്വികമായ ആ മായാശക്തിയെ അവലംബിച്ചുകൊണ്ട് ഈശ്വരൻ മനുഷ്യരൂപത്തിൽ പ്രകടമാകും. അജ്ഞാനത്തിന് അടിമപ്പെട്ടിരിക്കുന്ന സാധാരണ ജീവൻ അതിനോട് താരതമ്യപ്പെടുത്താൻ കഴിയത്തില്ല. അവിടെ ജീവൻ ജീവനായി തന്നെ ഇരിക്കും, മറ്റൊരിടത്ത് ഈശ്വരൻ ജീവനായിരിക്കും. അതാണ് ഇവിടെ ആവിസ്ഥരം എന്ന് പറയുന്നത്. അപ്പൊ അവിടെ ജ്യോതിസ് അധികരിച്ചിരിക്കുന്നു. അപ്പൊ അവിടെ എന്തോ ഒരു സവിശേഷതയുണ്ട്, മറ്റൊന്നിനും അത് വരുന്നില്ല. എന്നത് തത്രൈവത്തെ ദധിക്കും. അതുകൊണ്ട് ചിദാനന്ദഘനം എന്ന് പറയും. ഏകരൂപത്തിലിരിക്കുന്നു, അനേകരസം. അതിന് ഒരിടത്ത് കൂടുതൽ, ഒരിടത്ത് കുറവ്, അങ്ങനെയൊരു ഭാവം വരത്തില്ല. സർവാധാരമായിരിക്കുന്ന അതിന്റെ ഏറ്റക്കുറച്ചിനല്ല ഇവിടെ പറയുന്നത്. പക്ഷേ ഉപാധി സാത്വികമാകുമ്പോൾ അത് കൂടുതൽ പ്രകടമാകുന്നു. അത് മറ്റൊരു ലളിതമായ ഉദാഹരണത്തിലുള്ള ഭാഷ്യകാരം പറയുന്നു. യഥാഹി ലോകേ തുല്യേ വിമുഖ സംസ്ഥാനേ ന കഷ്ട കുഠ്യാദോ മുഖം ആവർഭവതി. മുഖസംസ്ഥാനത്തിന്, മുഖത്തിന്റെ ആകൃതി ഏതിന്റെ മുമ്പിൽ ചെന്നു നിന്നാലും വ്യത്യാസം വരുന്നില്ല, അതേ മുഖം തന്നെ. കഷ്ടകുട്ടിയാതു മുഖം നാവർ ഭവതി. മൺചുമരന്റെ മുമ്പ് ചെന്ന് നിന്ന് കഴിഞ്ഞാൽ ഉണങ്ങി വൃക്ഷത്തിന്റെ മുമ്പ് ചെന്ന് നിന്ന് കഴിഞ്ഞാൽ അവിടെ നിന്നും മുഖത്തിന്റെ പ്രതിച്ഛായ നമുക്ക് കിട്ടുന്നില്ല. അവിടെ മുഖത്തിന് എന്തെങ്കിലും മാറ്റം സംഭവിച്ചിട്ടാണോ? അല്ല. ആദർശാദൂത് സ്വച്ഛേ സ്വച്ഛതരേച താരതമ്യേന അവർ ഭവതി. ജലം, കണ്ണാടി, അതിന്റെ സ്വച്ഛതയുടെ താരതമ്യത അനുസരിച്ച് അത് ആവിർഭവിക്കുന്നു. തദ്വതുപോലെ അതുകൊണ്ട് ഈശ്വരീയ ഭാവം പ്രകടമാകുന്നത് അതിന് യോഗ്യമായ ഉപാധിയിൽ മാത്രം. സർവവും ആ പരമാത്മാവ് തന്നെ, സർവം ഖണ്ഡിതം ബ്രഹ്മ, അത് തന്നെ പരമാത്മാ പരമാർത്ഥ സത്യം. അതൊക്കെയാണെങ്കിലും ആ ഐശ്വര്യഭാവം സർവത്ര പ്രകടമാകുന്നില്ല. വേദാന്തം പഠിക്കുന്നവർ സാധാരണ ചോദിക്കുന്ന ചോദ്യമാണ്. എല്ലാം ബ്രഹ്മമാണെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈശ്വരനെ നിഷേധിക്കേണ്ടി വരത്തില്ലേ? ഗുരുവിനെ നിഷേധിക്കേണ്ടി വരത്തില്ലേ? അദ്വൈതത്തെ എങ്ങനെ അംഗീകരിക്കാൻ പറ്റും? അദ്വൈതം സ്വീകരിച്ചു കഴിഞ്ഞാൽ അവിടെ അഹംഭാവം വരത്തില്ല? ഇങ്ങനെയൊക്കെ ചോദിക്കും. ആ അദ്വൈതത്തെ സ്വീകരിച്ച് അഹംഭാവികളായി മാറുന്നവരുണ്ട്. അവർ ഈ തത്വം മനസ്സിലാക്കാത്തതുകൊണ്ട് അതിൻ്റെ ഏതെങ്കിലും ഒരു ഭാഗം മാത്രം മനസ്സിലാക്കി അതിനെ സമഗ്രമായി മനസ്സിലാക്കാതിരുന്നു കഴിഞ്ഞാൽ അത് അഹന്തയുണ്ടാകും. അഹം ബ്രഹ്മാസ്മി എന്ന് പറയുന്നത് കേവലം അഹന്തയായിട്ട് തന്നെ മാറും. അദ്വൈതം അതല്ല പറയുന്നത്. അദ്വൈതം അതിൻ്റെ എല്ലാ ഭാവങ്ങളെയും ഉൾക്കൊള്ളുന്നു. അതുകൊണ്ടിവിടെ അദ്വൈത ആചാര്യൻ തന്നെ പറയണം, എന്താണ് പരബ്രഹ്മം സർവവ്യാപിയാണ്, അത് ചിദ്ധനമാണ്, അതേറ്റക്കുറിച്ചിലൊന്നുമില്ല. സർവമതാണെങ്കിലും അതിൻ്റെ ആവിർഭാവ തിരോഭാവങ്ങൾക്ക് വ്യത്യാസമുണ്ട്. ഈ പറയുന്നതെല്ലാം ഈശ്വരന്റെ വിഭൂതി തന്നെ അംഗീകരിച്ചുകൊണ്ട് തന്നെ പറയുന്നു. അല്ലെങ്കിൽ ഒരു അദ്വൈതിക്ക് എങ്ങനെയാണ് വിഭൂതികളെ അംഗീകരിക്കാൻ കഴിയുന്നത്? അപ്പൊ അദ്വൈതം ഇതിനൊന്നും നിഷേധിക്കുന്നുവെന്നല്ല നമ്മൾ മനസ്സിലാക്കണം. അദ്വൈതം മനസ്സിലാക്കിക്കഴിഞ്ഞാൽ അഹങ്കാരിയും ധിക്കാരിയുമായി തലതിരിഞ്ഞു പോകും, ഈശ്വരഭക്തി ഇല്ലാത്തവരായിത്തീരും എന്നൊക്കെയുള്ള തെറ്റിദ്ധാരണ അതും മാറണം. ഇവിടെ ഭാഷ്യകാരൻ ഒരിടത്തും അത്തരം കാര്യങ്ങളെ നിഷേധിക്കുന്നു. പരമാർത്ഥ സത്യം പറയും. ആ പരമാർത്ഥ സത്യം പറയുന്ന എന്തിന് ജിജ്ഞാസുകൾ വഴിതെറ്റാതിരിക്കുക? അതേസമയം തന്നെ ഓരോന്നിനും കൊടുക്കേണ്ട സ്ഥാനങ്ങൾ കൊടുക്കുകയും ചെയ്യും. അതുകൊണ്ട് ഈശ്വരന്റെ ആ ആവിർഭാവം മനുഷ്യരൂപത്തിൽ അതിനെ ഇവിടെ ഗീത അംഗീകരിക്കുന്നു, അദ്വൈതിയായ ശങ്കരാചാര്യം അംഗീകരിക്കുന്നു. അദ്വൈതത്തിൽ ഇത് അദ്വൈതത്തിന് ഇത് സമ്മതമല്ല എന്ന് പറഞ്ഞ് അദ്വൈതികളെന്ന് പറയുന്ന പലരും പുസ്തകങ്ങൾ എഴുതിയിട്ടുണ്ട്, അദ്വൈതികളല്ലാത്ത പലരും എഴുതിയിട്ടുണ്ട് എന്ന്. ശരിയായ ആത്മീയതയല്ല അവതാരത്തെ അംഗീകരിക്കുന്നത്, അത് മനുഷ്യനെ വഴിതെറ്റിക്കുന്നതാണ് എന്ന് നിരീശ്വരവാദികളും യുക്തിവാദികളും പറയുന്നത് പോലെ കേവലം യുക്തിചിന്തയെ മാത്രം ആശ്രയിച്ച് അദ്വൈതത്തെ മനസ്സിലാക്കുന്നവർ പറയുന്നുണ്ട്. അതൊന്നും ശരിയല്ല എന്നുള്ള ഈ ഭാഗത്തു നിന്ന് നമുക്ക് മനസ്സിലാക്കും. അങ്ങനെ വന്നു കഴിഞ്ഞാൽ വിഭൂതികളൊന്നുമില്ല, ഈശ്വരനുമില്ല, പിന്നെ നമുക്ക് മനസ്സിലാകാത്ത എന്തോ ഒന്ന് അത് മാത്രം കാണും. അതല്ല അദ്വൈതം എന്ന് പറയുന്നു. പിന്നെ അതിൽ ഒരു കാര്യം മാത്രം നമ്മൾ ഒരിക്കലും മറക്കാൻ പാടില്ല. എന്താണോ പ്രധാനപ്പെട്ട കാര്യമാണ്, ഈശ്വരന് മനുഷ്യഭാവത്തെ അവലംബിക്കാം, മനുഷ്യന് ഈശ്വരഭാവത്തെ അവലംബിക്കാൻ സാധ്യമല്ല. അത് സത്യമാണ്, അത് തിരിച്ച് സംഭവിക്കാൻ പാടില്ല. അങ്ങനെയാണെങ്കിൽ ഓരോരുത്തരും ഒരു സൗകര്യം പോലെ കരുതുന്നത് എന്താണ്? അങ്ങനെയാണെങ്കിൽ മനുഷ്യരായിരിക്കുന്നതിൽ നല്ല ഈശ്വരനായിരിക്കുന്നതാണെന്ന് കരുതുന്നു, അത് അപകടമാണ്, അങ്ങനെ വരാൻ പാടില്ല. അതാണ് ഇവിടെ ഭഗവാൻ ഭാഷ്യകാരനും വിസ്തരിച്ച് പറഞ്ഞിരിക്കുന്നത്. ആദിത്യഗതം തേജോ ജഗദ്ഭാസയതേഖിലം യച്ഛന്ദ്രമസി യച്ഛാഗ്നോ തത്തേജോ വിദ്ധി മാമകം ഗാം ആവിശ്യജ ഭൂതാനി ഹരയാമ്യഹമോജസാ ഉഷ്ണാമിച്ചൗഷധി സർവാ സോമോ ഭൂത്വാരസാത്മക ഗാം പൃഥിവീം ആവിശ്യ പ്രവിശ്യ ധാരയാമി ഭൂതാനി ജഗത് അഹം ഓജസ ബലേന. പറഞ്ഞല്ലോ, ഈശ്വരൻ തന്റെ നിലയിൽ നിന്ന് താഴേക്ക് വരുന്നു എന്ന് വിചാരിച്ച് മനുഷ്യൻ അങ്ങോട്ട് കയറിപ്പോയാൽ ശ്രമിച്ചാൽ നടക്കത്തില്ല. അതാണ് ഇവിടെ പറയുന്നത്, ഗാം പൃഥിവീം ആവിശ്യ പ്രവിശ്യ. ഗീതയിലെ ഈ 15 അധ്യായത്തിന്റെ ഒരു പ്രത്യേകത, ഇതിലെ ഓരോ ശ്ലോകവും ഏതെങ്കിലും ഒരു ഉപനിഷത്തിന്റെ മന്ത്രത്തിന്റെ വിവർത്തനം പോലെയായിരിക്കും. അല്ലെങ്കിൽ ശരിയായിട്ടുള്ള ആശയസംഗ്രഹമായിരിക്കും. അതിൻ്റെ വ്യാഖ്യാനങ്ങളിലെല്ലാം അത് ഓരോ മന്ത്രങ്ങളും എടുത്ത് പറയുന്നു, ഓരോടത്തും പ്രത്യേകിച്ച് പറഞ്ഞില്ലെന്നേ ഉള്ളൂ. ഇതും അങ്ങനെ ആ ശ്രുതിയുടെ ഒരു മന്ത്രത്തിന്റെ താല്പര്യത്തിൽ തന്നെ പറയുകയാണ്. ശ്രുതി പറയും എന്താണ്, ഇതിനെല്ലാം സൃഷ്ടിച്ചിട്ട് ആ സൃഷ്ടി കർത്താവ് ഇതിലേക്ക് തന്നെ ആവേശിച്ചു. ഈശ്വരൻ തനിക്ക് യോഗ്യമായ ഒരു മനുഷ്യ ശരീരത്തെ സൃഷ്ടിച്ചിട്ട് ആ മനുഷ്യ ശരീരത്തിലേക്ക് ആവേശിക്കുന്നു. അതുപോലെ ഇവിടെ പറയുന്നു, ഈശ്വരൻ അങ്ങനെ കേവലം ഒരു ശരീരത്തിൽ മാത്രം ആവേശിക്കുകയല്ല, അതൊരു വിശേഷ കാര്യത്തിന് വേണ്ടി അങ്ങനെ ചെയ്യുന്നു. ഇവിടെ പൃഥ്വിയും ആവേശ്യ പ്രവേശ്യ, ആ പൃഥ്വിയെ സൃഷ്ടിച്ചിട്ട് അതിലേക്ക് ആവേശിച്ചു. ആവേശിച്ചിട്ട് എന്ത് ചെയ്യുന്നു, ധാരയാമി ഭൂതാനി ജഗതം ഓജസ, ഈ സമ്പൂർണ്ണ ജഗത്തിനെയും ഞാൻ എന്റെ ശക്തി കൊണ്ട് നിലനിർത്തുന്നു. എന്റെ ബലം കൊണ്ട് നിലനിർത്തുന്നു. ഉടനെ മനുഷ്യന്റെ ചിന്ത പോകും, അതേതാണ് ആ ബലം? നമ്മൾ കണ്ടുപിടിച്ചിട്ടുള്ള ഏതെങ്കിലും ബലമാണോ? നമ്മൾ ഒരുപാട് ശക്തികളെ കണ്ടുപിടിച്ചിട്ടുണ്ടല്ലോ. കാന്തശക്തിയുണ്ട്, വൈദ്യുത ശക്തിയുണ്ട്, അണുശക്തിയുണ്ട്. ഇതേതെങ്കിലുമാണോ? ഇവിടെ ഭഗവാൻ പറയുന്നത് കേട്ടുകഴിഞ്ഞാൽ ഉടൻ തന്നെ ഈ ശക്തിയെ കുറിച്ച് പഠിച്ചിട്ടുള്ളവരെല്ലാം ഉടനെ ഗവേഷണം തുടങ്ങും. ഉടനെ അവർ ഗീത മടക്കി വെച്ചിട്ട് സയൻസ് പുസ്തകങ്ങൾ എടുക്കും, തുറന്നു നോക്കും, പിന്നെ അത് വെച്ചിട്ട് ഗീത വ്യാഖ്യാനിക്കും. ഇവിടെ പറയുന്ന ഈ ശക്തികളൊന്നുമല്ല, അങ്ങനെ ധരിക്കണ്ട. കാരണം എന്തുകൊണ്ട്? ഇതെല്ലാം സൃഷ്ടിയാണ്, സൃഷ്ടിയിൽപ്പെടുന്നതാണ് ഈ ശക്തികളെല്ലാം. എന്നുവെച്ചാൽ ജഗത്ത് എന്ന് പറയുന്നതുകൊണ്ട് ഈ ശക്തികളെല്ലാം ഉൾപ്പെടുത്തി. നമ്മൾ മനുഷ്യൻ അവന്റെ ബുദ്ധി കൊണ്ട് തിരിച്ചറിയുന്ന ശക്തികളുണ്ടല്ലോ, ഈ ശക്തികളെല്ലാം ഭൗതിക ശക്തികളാണ്. ഏറ്റവും സൂക്ഷ്മവും ഏറ്റവും വലുതുമായ ശക്തിയായാലും ശരി, അല്ലെങ്കിൽ എന്ത് പേരോ വിളിച്ചോളൂ, അണുശക്തി എന്നോ അല്ലെങ്കിൽ മറ്റെന്തെങ്കിലും ശക്തി എന്നോ വിളിച്ചോളൂ, നമ്മുടെ കായശക്തി ഉൾപ്പെടെയുള്ള ശക്തികൾ ഇതെല്ലാം എന്താണ്? ജഗത്താണ്, അതായത് സൃഷ്ടിയാണ്. ഈ സൃഷ്ടിയുടെ ഭാഗമായിരിക്കുന്ന ശക്തിയല്ല ഈശ്വരന്റെ ശക്തി. ഈശ്വരന്റെ ശക്തി എന്ന് പറയുന്നത് ഈ ശക്തികൾക്കെല്ലാം കാരണമായിരിക്കുന്ന ശക്തിയാണ്, ഈ ശക്തികൾക്കെല്ലാം ആധാരമായിരിക്കുന്ന ശക്തിയാണ്. ഈ ശക്തികളെല്ലാം നമുക്ക് കണ്ടെത്താം, ഇവിടെ ഉണ്ട്, ജഗത്തിന്റെ ഭാഗമായിരിക്കുന്നു. എന്നിട്ട് അതിനെ നമ്മുടെ സൗകര്യം പോലെ അതിനെ നമുക്ക് ഉപയോഗിക്കാം. അതുകൊണ്ട് നമുക്ക് ഗുണവും ദോഷവും എല്ലാം ചെയ്യാം. എന്നുവെച്ചാൽ മനുഷ്യന്റെ ബുദ്ധി കൊണ്ട് ഉപയോഗിക്കാവുന്ന ശക്തികളൊന്നും ഈശ്വരന്റെ ശക്തിയല്ല, അത് ഭൗതിക ശക്തികളാണ്, സൃഷ്ടിയുടെ ശക്തികളാണ്, സൃഷ്ടിയുടെ ഭാഗമായി നിൽക്കുന്ന ശക്തികളാണ്. ഈശ്വരന്റെ ശക്തിയെ ജീവൻ ഉപയോഗിക്കുകയാണെങ്കിൽ ജീവൻ ഈശ്വരനെക്കാളും വലിയ ആളായിപ്പോകും. അതുകൊണ്ടാണ് ഈശ്വരന്റെ ശക്തിയെക്കുറിച്ച് പറയുമ്പോഴെല്ലാം ഭാഷ്യകാരൻ പറയുന്നതാണോ, അത് അലൗകികമാണ്, അത് ദിവ്യമാണ്, മായാശക്തിയാണെന്ന് പറയും. ആ ശക്തിയാണ് ഈശ്വരന്റെ ശക്തി. ഇത് ഈശ്വരൻ സൃഷ്ടിച്ചതിന് ശക്തികളാണ് ഈ കാണുന്ന, ഇത് രണ്ടും ഒന്നാണെന്ന് ധരിക്കരുത്. ജഗത്തിന്റെ ഭാഗമായിരിക്കുന്ന ശക്തികളെ കുറിച്ചല്ല പറയുന്നത്, അതുകൂടെ ചേർന്നാണ് ജഗത്ത്. ഹമോജസ ബലേന, ബലമെന്ന് പറഞ്ഞല്ലോ അത് നമ്മളിലും ഉണ്ടല്ലോ. അപ്പോ ഈശ്വരൻ പറയുന്നത് എന്താണ്? ബലത്തെ കുറിച്ചല്ലേ പറയുന്നത്? പറയുന്നു യദ്ബലം കാമരാഗ വിവർജിതം. അത് കാമരാഗ വിവർജിതമായിരിക്കുന്ന ബലമാണ്. അങ്ങനെയൊരു ബലം ജീവൻ ഒരിക്കലും പരിചയമുള്ളതല്ല. അവന്റെ ബലത്തിൽ, അവന്റെ ശക്തിയിൽ കാമരാഗങ്ങളാണ്, ഭൗതികമായ ഈ ഭൂതസഞ്ചയത്തിലൂടെ അവൻ അനുഭവപ്പെടുന്ന ശക്തികളെല്ലാം എന്തുവരും? സാതിശയ നിരതിശയ ഭാവങ്ങൾ, സാതിശയ ഭാവം കാണുന്നു വെച്ചാൽ ഏറ്റക്കുറച്ചിൽ കാണും. ഈശ്വരന്റെ ശക്തി നിരതിശയമായ ശക്തിയാണ്. അത് ഈശ്വരന്റെ ശക്തി തന്നെയാണ്. അതിന് മായാശക്തി എന്നല്ലാതെ വേറെ പേരൊന്നും പറയാൻ ഒക്കത്തില്ല. അതിനെ നമുക്ക് തിരിച്ചറിയാൻ പറ്റത്തില്ല. ഒരു പരീക്ഷണശാലയിലും കണ്ടെത്താൻ കഴിയത്തില്ല. അങ്ങേറ്റം പറഞ്ഞാൽ എന്ത് പറയാം? ഐശ്വരം രൂപം, ഐശ്വരമായ രൂപമാണെന്ന് വെച്ചാൽ ഈശ്വരന്റെ മാത്രമാണോ? ജീവന്റെ അല്ല, അങ്ങനെ ഒരു ശക്തിയുണ്ട്. ആ ശക്തി എന്ത് ചെയ്യുന്നു? ജഗത് വിധാരണായ പൃഥിവിയാം പ്രവിഷ്ടം ഏന ഗുർവി പൃഥിവി അനാഥ പദ്ധതി വിദീര്യതേ. അങ്ങനെ ഒരു ശക്തിയിൽ എന്ത് ചെയ്തു? അങ്ങനെ ഒരു ശക്തി കൊണ്ട് ഞാൻ ഈ ഭൂമിയിൽ പ്രവേശിച്ചിരിക്കുകയാണ്. ഓജസാ ധാരയാമി, എന്റെ ആശക്തി വിശേഷം കൊണ്ട്, എന്റെ മായാശക്തി വിശേഷം കൊണ്ട് ഈ ജഗത്തിനെ നിലനിർത്തുന്നതിന് വേണ്ടി, ഈ പൃഥിവിയെ നിലനിർത്തുന്നതിന് വേണ്ടി, ഏന ഗുർവി പൃഥിവി നാഥ പദ്ധതി. അതുകൊണ്ട് ഈ ഗുരുത്വമുള്ള പൃഥിവി എന്നുവെച്ചാൽ അനേക ശക്തി വിശേഷങ്ങളോടുകൂടിയിരിക്കുന്ന ഈ പൃഥിവി, അത് വീഴുന്നില്ല. എന്നുവെച്ചാൽ അത് നിൽക്കുന്ന സ്ഥാനത്ത് നിന്ന് അതിന് ഭ്രംശം സംഭവിക്കുന്നില്ല. ന വിദീര്യതേ, അതിന് വിശീർണത സംഭവിക്കുന്നില്ല. എന്നുവെച്ചാൽ അത് ചെതറി നാശമായി പോകുന്നില്ല. ഒരു മണൽ കൂമ്പാരം എന്താണ്? അത് താഴെ വീഴാം, അത് നശിക്കാം. അപ്പോൾ ഇതിനെ നമ്മൾ ധരിക്കുന്നത് പോലെ നമ്മളെന്ത് പറയും? ഭൂമി എന്തുകൊണ്ടാണ് വീഴാത്തത്? അതിനൊരു ഗുരുത്വാകർഷണ ശക്തിയുണ്ട്. നമ്മൾ കണ്ടെത്തിയ ഒരു ശക്തിക്ക് നമ്മൾ കൊടുത്തിരിക്കുന്ന പേരാണ്. ഭഗവാൻ പറയുന്ന ആ ശക്തിയൊന്നുമില്ല, അതെല്ലാം ഈ ജഗത്തിന്റെ ഭാഗമായി നിൽക്കുന്ന ഞാൻ എന്റെ അലൗകികമായ മായാശക്തി കൊണ്ടാണ് ഇതിനെല്ലാം നിലനിർത്തിയിരിക്കുന്നത്. ആ ശക്തി കൊണ്ട് ആണ് മറ്റെല്ലാ ശക്തികളും നിലനിൽക്കുന്നത്. അതുകൊണ്ടാണ് ഈ ഭൂമി നശിക്കാതെ ജീവവാസയോഗ്യമായി നിലനിൽക്കുന്നത്. ഈശ്വരൻ ജീവവാസയോഗ്യമായി ഭൂമിയെ സൃഷ്ടിച്ചപ്പോൾ അത് നിലനിൽക്കുന്നതിനുള്ള പോംവഴിയും കണ്ടെത്തി. അതാണ് മായാശക്തി. തഥാച മന്ത്രവർണ ഏന ദ്യൗരുഗ്ര പൃഥിവീച ദൃഢ. തൈത്രി സംഹിതി പറയുന്നു, ഈ കാണുന്ന ദ്വിലോകം എന്തുകൊണ്ടാണോ തേജോമയമായിരിക്കുന്നത്, നമ്മൾ മേലോട്ട് നോക്കുമ്പോൾ കാണുന്നത് തേജോമയമായ ഒരു ലോകമാണ്. പൃഥിവീച ദൃഢ, പൃഥിവി സർവജീവജാലങ്ങളെയും താങ്ങിക്കൊണ്ട് വ്യതിചലിക്കാതെ നിൽക്കുന്നു. സദധാര പൃഥിവിയും. അപ്പോൾ ഈ സർവശക്തികളും അടങ്ങിയിരിക്കുന്ന ഈ പൃഥിവി തത്വത്തെ ധരിച്ചിരിക്കുന്നതാണ് മായാശക്തി. അതോ ഗാമാവിശ്യജ ഭൂതാനി ചരാചരാണി ധാരയാമീതി യുക്തം ഉക്തം. അതുകൊണ്ടാണ് പറഞ്ഞത് തന്റെ ശക്തിയുടെ ആ മഹത്വത്തെ ദിവ്യത്വത്തെ വെളിപ്പെടുത്തുന്നതിന് വേണ്ടിയാണ് ഇത്രയും പറഞ്ഞത്. എന്താണ് ഈ ചരാചരങ്ങളെയെല്ലാം ഞാൻ നിലനിർത്തുന്നു എന്റെ ശക്തി ഉപയോഗിച്ച്. കിഞ്ച പൃഥിവിയാം ജാത ഓഷധീ സർവ വ്രീഹി അവാദ്യ പുഷ്ണാമി പുഷ്ടിമതി രസസ്വാദുമതീശ്ച കരോമി സോമോ ഭൂത്വ രസാത്മക. രസാത്മകനായ സോമൻ, ചന്ദ്രൻ, ചന്ദ്രനെ കുറിച്ച് പറയുകയാണ്. ചന്ദ്രൻ രസാത്മകനാണെന്ന് പറയുന്നു. അപ്പൊ ചന്ദ്രന് വെള്ളമില്ല, പിന്നെ എങ്ങനെയാ? വെള്ളമുണ്ടെന്നും പറയുന്നു, ഇല്ലെന്നും പറയുന്നു. എന്തോ ആയിക്കൊള്ളട്ടെ, ഇല്ലാന്ന് തന്നെ നമുക്ക് സങ്കല്പിക്കാം. അങ്ങനെയുള്ള ചന്ദ്രന് രസാത്മകനായി നിന്ന് അത് എന്റെ കഴിവുകൊണ്ടാണെന്ന് പറയുന്നു. അങ്ങനെ പറയാൻ എന്താണ് കാരണം? സൂര്യൻ ഉഷ്ണം കൊണ്ട് സർവജീവജാലങ്ങളെയും തപിപ്പിക്കുന്നു. ചന്ദ്രനാണെങ്കിലോ ആ താപം ഏറ്റ് തളരുമ്പോൾ ചന്ദ്രൻ അതിന്റെ ശീതളത കൊണ്ട് വീണ്ടും എല്ലാത്തിനും പുതിയ ജീവൻ കൊടുക്കുന്നു. പകൽ വാടുന്ന സസ്യങ്ങളെല്ലാം വീണ്ടും രാത്രി കഴിയുമ്പം വീണ്ടും ഊർജ്ജസ്വലതയോടെ നിൽക്കുന്നു. ഇത് നമുക്ക് അനുഭവമുള്ള കാര്യമാണ്. അപ്പോൾ രാത്രിയുടെ ആ പ്രവർത്തനം കൊണ്ട്, അല്ലെങ്കിൽ ചന്ദ്രന്റെ ആ പ്രവർത്തനം കൊണ്ട് ഈ സസ്യജാലങ്ങൾക്കെല്ലാം ഒരു ഊർജം വീണ്ടും കിട്ടുന്നുണ്ട്. അതിന്റെ ഭൗതികമായ ശാസ്ത്രത്തെ കുറിച്ചല്ല ഇവിടെ പറയുന്നു. ഊർജം പകരുന്ന സൂര്യനെ കൊണ്ട് മാത്രം സസ്യജാലങ്ങൾക്ക് നിലനിൽക്കാൻ പറ്റത്തില്ല. അതുകൊണ്ടാണ് സൃഷ്ടിയിൽ ചന്ദ്രന് ഒരു സ്ഥാനം കൊടുത്തിരിക്കുന്നത്. അതിൻ്റെ ആവശ്യമുണ്ട്. അതുകൊണ്ടാണ് ചൂടുള്ള സ്ഥലത്തുള്ള ജനങ്ങളെല്ലാം ചന്ദ്രനെ ആരാധിക്കുന്നത്. അവരെ ജീവന് ആവശ്യമായി കരുതുന്നത് സൂര്യനെക്കാളും ചന്ദ്രനെയാണ്. അതിനനുസരിച്ച് നിലനിൽക്കുന്നു. അതിനെ കണക്കിലെടുത്തുകൊണ്ട് പറയുന്നു ഇവിടെ. ഇത് രണ്ടും സ്ഥിതിയുടെ ഭാഗമാണ്. സ്ഥിതിക്ക് രണ്ടും അനിവാര്യമാണ്. ഭൗതികമായി എന്തെല്ലാം കണ്ടെത്തലുകൾ ഉണ്ടായാലും ശരി, ഒരു കാര്യം ഉറപ്പാണ്, സൂര്യനെപ്പോലെ തന്നെ ഒഴിച്ചുകൂടാൻ വയ്യാത്ത ഒന്നാണ് ചന്ദ്രൻ. തുല്യപ്രാധാന്യമുള്ള ഒന്നാണ് ചന്ദ്രൻ. അതുകൊണ്ട് നേരത്തെ പറഞ്ഞു എന്താണ്, ഇത് ആദിത്യഗതം തേജ, ആദിത്യനിൽ തേജസ്സായിരുന്നു കൊണ്ട് ഞാൻ സർവത്തെയും പ്രകാശിപ്പിക്കുന്നു എന്ന് പറഞ്ഞാൽ എല്ലാത്തിനെയും നിലനിർത്തുന്നു. അതുപോലെ ചന്ദ്രൻ രസമായിരുന്നുകൊണ്ട്, ചന്ദ്രൻ ശീതളമല്ല, ചന്ദ്രനിൽ നിന്ന് ശീതളമോ ഭൂമിയിൽ എത്തുന്നില്ല എന്നെല്ലാം സയൻസിന്റെ അഭിപ്രായത്തിൽ പറയാം. സയൻസിന്റെ നേരത്തെ പറഞ്ഞല്ലോ, സയൻസിന്റെ അടിസ്ഥാനത്തിൽ, നമ്മൾ കണ്ടെത്തിയ സയൻസിന്റെ അടിസ്ഥാനത്തിലല്ല പറയുന്നത്. ജീവന്റെ നിലനിൽപ്പിന് അതാവശ്യമാണോ ഇല്ലയോ എന്നുള്ളതാണ് മുഖ്യം. അതില്ലാതെ ജീവന് ഭൂമിയിൽ നിലനിൽക്കാൻ സാധ്യമല്ല. ചന്ദ്രൻ മൃതഗ്രഹമായിക്കൊള്ളട്ടെ, പക്ഷേ ഭൂമി അമൃതമായിരിക്കണമെങ്കിൽ എന്ത് വേണം? അതിന്റെ സാന്നിധ്യവും വേണം. അതാണ് ഇവിടെ പറയുന്നത്, കാമാവിശ്യജ ഭൂതാനി ചരാചരാണി ധാരയാമി ഇതി യുക്തമുക്തം കിഞ്ച പൃഥിവ്യാം ജാത ഓഷധി സർവാഹ വ്രീഹ്യവാദ്യ വ്രീഹ്യവാദികളെല്ലാം ധാന്യങ്ങളെ നൽകുന്ന ഓഷധികൾ, ഓഷധികളെല്ലാം. ഓഷധികളെന്ന് പറഞ്ഞാൽ കുറ്റിച്ചെടികളെയാണ് ഓഷധി എന്ന് പറയുന്നത്. ഔഷധിയല്ല, ഓഷധിയാണ്. ഉഷ്ണാമി പുഷ്ടിമതി, പുഷ്ടിയുള്ളതായിത്തീരുന്നു. രസസ്വാദുമതി, അത് രസവും സ്വാദും അതിൻ്റെ ജീവനെ നിലനിർത്തുന്ന ഘടകങ്ങളെല്ലാം. അത് കേവലം സൂര്യനെ മാത്രം ആശ്രയിച്ചിട്ടില്ല, ചന്ദ്രനെ കൂടെ ആശ്രയിച്ചിട്ടാണ്. കരോമി സോമോ ഭൂത്വ, രസാത്മകനായ സോമനായി നിന്നുകൊണ്ട്. നമ്മുടെ രസം എന്ന് പറയുന്നത് കേവലം വെള്ളം എന്നുള്ള അർത്ഥത്തിലല്ല. ഈ സസ്യലതാദികൾക്കെല്ലാം അതിൻ്റെ ജീവനം നിലനിർത്തുന്നതിന് സഹായകമായി ചന്ദ്രന്റെ സാന്നിധ്യം കൊണ്ട് എന്താണോ ഉണ്ടാകുന്നത് അതാണ് രസം. നിങ്ങളൊന്നും വേണ്ട എന്ന് പറയുകയാണെങ്കിൽ പിന്നെ ചന്ദ്രന്റെ ആവശ്യമില്ല. അതുകൊണ്ട് പറയുന്നത് സ്വമഹ സർവരസാത്മക, ഈ ഭൂമിയിൽ കാണുന്ന സർവരസങ്ങൾക്കും കാരണമായിരിക്കുന്ന ചന്ദ്രനാണ്. രസസ്വഭാവ സർവരസാനാമാഗ്രഹ സ്വമഹ, സസ്യങ്ങളിലിരിക്കുന്ന ജീവശക്തിയാണ് ആ രസം. അതിൻ്റെ പ്രഭവസ്ഥാനമാണ് ചന്ദ്രൻ. ചന്ദ്രരശ്മികളാണ് അതിനെ നിലനിർത്തുന്നത്. അതില്ലായിരുന്നുവെങ്കിൽ സൂര്യന്റെ താപം കൊണ്ട് ഇതിൻ്റെ രസങ്ങളെല്ലാം നശിച്ച് ഈ സസ്യജാലം മുഴുവൻ നഷ്ടമായി പോയേനെ. സഹി സർവരസാത്മക, അവൻ സർവരസസ്വരൂപനാണ്. സർവ ഓഷധീഹി, സർവസസ്യജാലങ്ങളും സ്വ ആത്മരസ അനുപ്രവേശേന പുഷ്ണാദി, സ്വരസം കൊണ്ട് സർവ സസ്യങ്ങളെയും പോഷിപ്പിക്കുന്നു. അതാണ് അങ്ങനെ ചന്ദ്രന്റെ സാന്നിധ്യം കൊണ്ട് സർവസസ്യജാലങ്ങളെയും നിലനിർത്തുന്നതും അത് ഞാൻ തന്നെ. അത് ഭൗതികമായി മനസ്സിലാക്കാൻ ശ്രമിക്കരുത്, ആത്മീയമായി തന്നെ മനസ്സിലാക്കണം. യദാദിത്യഗതം തേജോ ജഗദ്ഭാസയദേഖിലം യച്ഛന്ദ്രമസി യച്ഛാഗ്നൌ തത്തേജോ വിദ്ധി മാമകം ഗാം ആവിശ്യജ ഭൂതാനി ധരയാമ്യഹമോജസ പുഷ്ണാമി ചൗഷധി സർവാ സോമോ ഭൂത്വാ രസാത്മക അഹം വൈശ്വാനരോ ഭൂത്വാ പ്രാണിനാം ദേഹമാശ്രിതാ പ്രാണാപാനസമായുക്താ പചാമ്യന്നം ചതുർവിധം സർവസ്യ ചാഹം ശ്രുതി സന്നിവിഷ്ടോ അത്തസ്മൃതിർജ്ഞാനം അപോഹനം ച വേദൈശ്ച സർവൈരഹമേവ വേദ്യോ വേദാന്തകൃദ്ഭേദവിദേവചാഹം. ദ്വാവിമൗ പുരുഷൗ ലോകേ ക്ഷരശ്ചാക്ഷര ഏവ ച ക്ഷര സർവാണി ഭൂതാനി കൂടസ്ഥോക്ഷര ഉച്യതേ ഉത്തമ പുരുഷസ്ത്വന്യാ പരമാത്മേത്യുദാഹൃത യോ ലോകത്രയം ആവിശ്യ വിഭർത്തമ്യയ ഈശ്വര യസ്മാത് ക്ഷരം അതീതോഹം അക്ഷരാദപി ചോത്തമ അതോസ്മി ലോകേ വേദേ ച കഥിത പുരുഷോത്തമ യോ മാം ഏവമസംമൂഢോ ജാനാതി പുരുഷോത്തമം സർവവിദ് ഭജതി മാം സർവഭാവേന ഭരത ഇതി ഗുഹ്യതമം ശാസ്ത്രം ഇദം ഉക്തം മയാ നഖ ഏതദ് ബുദ്ധ്വാ ബുദ്ധിമാൻ സ്യാത് കൃതകൃത്യശ്ച ഭാരത. ശിഷ്യത്തിന്